ശ്രീമുഖിന്ദ്രമത് ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് സങ്കലഭാഷ്യാധ്യായം ഒന്ന് പാദം ഒന്ന് അധികരണം അഞ്ച് സൂത്രം 19 ഉത്തരാചേത് ആവിർഭൂതസ്വരൂപസ്ഥ. അവിടെ ആവിർഭൂതസ്വരൂപം എന്താണെന്നുള്ളതാണ് വിശദീകരിച്ചത്. സത്സമ്പത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അതും സുഷുതിയെ സുഷുതിയിൽ ഏകീഭവിക്കുന്ന സത്സമ്പത്തി ഇതെന്നോടെ വ്യക്തമാക്കി. സിദ്ധാന്തം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മറ്റ് പല ചിലരുടെ അഭിപ്രായങ്ങളെ കുറിച്ച് പറയുന്നു. അത് ശരിയല്ല എന്ന് നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടി ഭാഷ്യകാരൻ പറയുന്നു. കേജത്തു പരമാത്മപേക്ഷായാം ഏതം ദൈവത്തെ ഇത് ജീവാകർഷണം അന്യായം മന്യമാന ഏതമേവ വാക്യ ഉപക്രമസൂചിതം അപഹതപത്മത്വാദി ഗുണകം ആത്മാനം തേ ഭൂയോ അനുവ്യക്ഷസ്യാമീതി കൽപ്പയന്തി. കാരണം ഇവിടെ പ്രജാപതി ഇന്ദ്രനെ ഉപദേശിക്കുമ്പോൾ ആദ്യം ആത്മാപഹത പത്മാ പാപരഹിതനാണ്, ജരാരഹിതനാണ്, മൃത്യുരഹിതനാണ്, സത്യകാമനാണ്, സത്യസങ്കല്പനങ്ങ എന്നെല്ലാം പറഞ്ഞാൽ തുടങ്ങുന്നു. ശ്രുതി എന്നാദ്യം അങ്ങനെ പ്രജാപതിയുടെ ഒരു പ്രസ്താവനയിൽ നിന്നാണ് അവിടെ ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇന്ദ്രനും വിരോചനും അടുത്ത് ചെല്ലുന്നതും പിന്നെ ഉപദേശിക്കുന്നതല്ല. അതിനു മുമ്പ് തന്നെ എന്താണ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ തുടക്കം പരമാത്മാവിനെ സംബന്ധിച്ചാണ്. പരമാത്മാവ് വേറെയാണ്, ജീവാത്മാവ് വേറെയാണ് എന്ന് കരുതുന്നവരുടെ വ്യാഖ്യാനമാണ് അടുത്ത് പറയുന്നത്. ചിലരങ്ങനെ വാശി പിടിക്കുന്നുണ്ട്, രണ്ടും ഒരിക്കലും ഒന്നാകാൻ സാധ്യമല്ല. സത്യകാമനും സത്യസങ്കല്പനുമായിരിക്കുന്ന പരമാത്മാവ് എങ്ങനെ ജീവനാകും? അക്ഷിപുരുഷനെന്ന് പറഞ്ഞു, പിന്നെ സ്വപ്നത്തിലെ പുരുഷനെന്ന് പറഞ്ഞു, സുഷുതിയിലെ പുരുഷനെന്ന് പറഞ്ഞു, ഇതെല്ലാം ജീവനാണല്ലോ. ആ ഭേദത്തെ അംഗീകരിക്കുന്നവർ ആണ് ഇവിടെ പറയുന്നത്. അവരുടെ പക്ഷം അത് പറഞ്ഞിട്ട് തന്നെ നിഷേധിക്കുന്നു. പരമാത്മാ വിവക്ഷായാം ഏതും ദൈവത്തെ ഇത് ജീവാകർഷണം അന്യായം മന്യമാന. ഇവിടെ ആദ്യം പരമാത്മാവിനെ പറഞ്ഞ സ്ഥിതിക്ക് ഏതും ത്വേവത്തെ എന്ന് പറയുന്നത് ജീവനെയാണ് എന്നുള്ളതിനെ അവർ അംഗീകരിക്കുന്നുണ്ട്. ജീവനെയാണെന്ന് അംഗീകരിച്ച എന്താ തകരാറ്? ജീവനെയാണെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് ഏവം ത്വേവത്തെ ഭൂയോ അനുവ്യാഖ്യാസ്വാമി, ഇതാ ഇതുവരെ പറഞ്ഞതിനെ തന്നെ ഞാൻ ഇനി നിന്നോട് വീണ്ടും പറയുന്നു എന്ന് പറയുമ്പോൾ, ഏതം എന്ന് പറയുന്നതുകൊണ്ട് ആ ജീവൻ എന്നെ എടുക്കുകയാണെങ്കിൽ ആദ്യം പറഞ്ഞ പരമാത്മാവും ഈ ജീവനും ഒന്നാണെന്ന് വരും. അതംഗീകരിക്കാൻ കഴിയാത്തവർ ഏതും ദൈവത്തെ ഇതി ജീവാകർഷണം അന്യായം, അവിടെ ജീവനല്ല പരാമർശിക്കുന്നത് എന്ന് കരുതുന്നവർ ഏതമേവ വാക്യ ഉപക്രമസൂചിതം അപഹത പത്മത്വാദിഗുണകം ആത്മാനം. അപ്പൊ ഏതമേവ എന്ന് പറഞ്ഞവരെന്ത് പറയും? ഇവിടെ പ്രജാപതി പറയുന്നത് തുടക്കത്തിൽ പറഞ്ഞ പാപരഹിതനായ പരമാത്മാവിനെയാണ് എന്ന് പറയും. തേ ഭൂയാനും വ്യാഖ്യാസ്യാമി, അതിനെ വീണ്ടും ഞാൻ നിനക്ക് ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ജീവനെ പരാമർശിക്കുന്നേ ഇവിടെ അദ്വൈതിയുടെ വ്യാഖ്യാനം അനുസരിച്ച് എന്താണോ ആദ്യം പരമാത്മാവിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ജാഗ്ര സ്വപ്ന സുഷുപ്തി സമ്പ്രസാദൻ വരെ ജീവനെ കുറിച്ച് പറഞ്ഞിട്ട് അത് ആ പരമാത്മാവാണെന്ന് പറയുന്നുവെന്നും വരും. ഇവിടെ പറയുന്നു ഇവിടെ അങ്ങനെ ഒരു ജീവനെ പരാമർശിക്കുന്നേ ഇല്ല, അതുകൊണ്ട് ജീവൻ പരമാത്മാവല്ല, മറിച്ച് പരമാത്മാവിനെയാണ് ഉപദേശിക്കുന്നതെന്ന് പറയുന്നു. കൽപ്പയന്തി അതിൽ വരുന്ന ദോഷങ്ങൾ പറയുന്നു. അപഹത പത്മത്വാദി ഗുണകം ആത്മാനം, അപഹത പത്മത്വാദി ആ ഈശ്വരനെയാണ് ഉപദേശിക്കുന്നു എന്ന് പറയുന്നു. അതിൽ ദോഷം എന്താണ്? തേഷാം ഏതമിതി സന്നിഹിത അവലംബിനി സർവനാമശ്രുതി വിപ്രകർഷിയേത. അപ്പൊ ഏതം എന്ന് പറയുന്നത് തൊട്ടു മുമ്പ് പറഞ്ഞതാണ്, അക്ഷിപുരുഷനെ നിർദ്ദേശിച്ചതിന് ശേഷമാണ് ഏതം ഏതം എന്ന് പറയുന്നത്. അപ്പൊ ഏതോ എന്ന് പറയുന്നതിന് തൊട്ടു മുമ്പ് പറഞ്ഞ ജീവനെ പരാമർശിക്കാതെ അതിന് ദൂരെയുള്ള പരമാത്മാവിനെ പരാമർശിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. സർവനാമ ശബ്ദങ്ങളെപ്പോഴും തൊട്ട് മുമ്പ് എന്തിനാണോ പറഞ്ഞത് അതിനെ പറയുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ഭാഷയുടെ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് വേണം വ്യാഖ്യാനിക്കാം, അല്ലാതെ തൻ്റെ മനസ്സിൽ തോന്നുന്ന ഭാവനകളെല്ലാം വ്യാഖ്യാനമെന്ന് പറഞ്ഞ് എഴുതി പിടിപ്പിച്ചു കഴിഞ്ഞാൽ വ്യാഖ്യാനമാകത്തില്ല. പ്രത്യേഷം ഇവിടെ ജീവനെ പരാമർശിക്കുന്നില്ല, പരമാത്മാവിനെ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നവരുടെ അഭിപ്രായത്തിൽ ഏതമിതി സന്നിഹിത അവലംബിനി ഏതോ എന്നുള്ള ശബ്ദം തൊട്ട് മുമ്പുള്ള ഒന്നിനെ പരാമർശിക്കുന്നതാണ്. സർവനാമശ്രുതി ഏതോ എന്ന് പറഞ്ഞ സർവനാമമാണ്. വിപ്രകർഷേത അത് ദൂരെയുള്ള ഒരർത്ഥത്തെ സ്വീകരിച്ചു എന്ന് വരും. അത് സർവനാമത്തിന് അങ്ങനെ ഒരർത്ഥം കൽപ്പിക്കുന്നത് ഭാഷയുടെ നിയമം അനുസരിച്ച് ശരിയല്ല. ഭൂയ ശ്രുതി ഗുരുദേവ് പിന്നെ പറയുന്നു, ഭൂയ ഓരോ തവണയും അക്ഷിപുരുഷനെ നിർദ്ദേശിച്ചു, ഇന്ദ്രന് മനസ്സിലായില്ല, വീണ്ടും ചെന്നു. സ്വപ്ന പുരുഷനെ നിർദ്ദേശിച്ചു, മനസ്സിലായില്ല. സമ്പ്രസാദനം നിർദ്ദേശിച്ചു, മനസ്സിലായില്ല. ഓരോ തവണയും പ്രജാപതി എന്താ പറയുന്നത്? അതാ ഇതുവരെ പറഞ്ഞതിനെ തന്നെ ഭൂയ വീണ്ടും ഞാൻ നിനക്ക് ഉപദേശിക്കും. വീണ്ടും വീണ്ടും എന്ന് പറയുമ്പോൾ എന്താണോ ഉപദേശിച്ചതിനെ തന്നെയാണ്, എന്നാലെ വീണ്ടും എന്ന് പറയാൻ പറ്റൂ. അപ്പൊ ഭൂയ എന്നുള്ള ശബ്ദപ്രയോഗത്തിനും വിരോധമനം ഭൂയ ശ്രുതി ഉപരുദ്ധ്യത പര്യായാന്തര അഭീദസ്യ പര്യായാന്തര അനവധീയമാനത്തെ, എന്തുകൊണ്ട് ഒരിക്കൽ പറഞ്ഞതിനല്ല രണ്ടാമത് പറയുന്നതെന്ന് വരും. ഒരിക്കൽ പറഞ്ഞതിനെ തന്നെ വീണ്ടും പറഞ്ഞാലേ ഭൂയ എന്ന് ഞാനിത് അതിനെ തന്നെ വീണ്ടും നിനക്ക് പറയുന്നു ഉപദേശിക്കുന്നു എന്ന് പറയാൻ പറ്റും. അക്ഷിപുരുഷനെന്ന് ആരെയാണോ നിർദ്ദേശിച്ചത് അത് തന്നെയാണ് സ്വപ്നപുരുഷൻ, അത് തന്നെയാണ് സുഷുപ്ത പുരുഷൻ എന്നിങ്ങനെ ആവർത്തിച്ചു പറയുന്നുണ്ട്. അത് ജീവനെയാണ് പരാമർശിക്കുന്നത്. ഏതും ദൈവത്തെ ഇതിജ പ്രതിജ്ഞായ പ്രാക് ചതുർത്ഥ പര്യായ അന്യം അന്യം വ്യാജക്ഷാണസ്യ പ്രജാപതേ പ്രതാരകത്വം പ്രസംഗിച്ചത്. അത് മാത്രമല്ല ഏതും ദൈവത്തേതാ എന്താണ് ഞാൻ നിന്നെ ഉപദേശിച്ചത് എന്നെ ഞാൻ നിനക്ക് വീണ്ടും ഉപദേശിക്കാമെന്ന് പറഞ്ഞിട്ട് പ്രാക് ചതുർത്ഥാത് പര്യാത് നാല് തവണ പറയുമ്പോഴും നാല് തവണ ഉപദേശിക്കുന്നുണ്ട്. ഓരോ തവണയും വേറെ വേറെയാണ് ഉപദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രജാപതി ശിഷ്യന്മാരെ വഞ്ചിക്കുകയാണെന്ന് പറയും. അതായത് ഒരിക്കൽ ഒന്ന് പറയുക, പിന്നെ വേറൊന്ന് വേറൊരിക്കൽ വേറൊന്ന് പറയുക. അങ്ങനെ പറയുന്നത് ശരിയായി ഉപദേശിക്കുന്നവരല്ലല്ലോ. പ്രതാരകനാണ്, വഞ്ചകനെന്ന് പറയേണ്ടി വരും. അപ്പോൾ ഉപദേശിക്കുന്നതെല്ലാം ഏതെന്ത് ഏവത്തെ ഭൂയോ എന്ന് പറയുമ്പോൾ ഒരേ തത്വത്തെ തന്നെയാണ് എന്ന് സ്വീകരിക്കേണ്ടി വരും. തസ്മാത് അതുകൊണ്ടെന്താണ് സിദ്ധാന്തം പറയുന്നു, യഥാ വിദ്യ പ്രത്യുപസ്ഥാപിതം പാരമാർത്ഥികം ജൈവം രൂപം കർത്തൃഭോക്തൃ രാഗദ്വേഷാദി ദോഷകലുഷിതം അനേകാനർത്ഥയോഗി തദ്വിലേന തദ്വിപരീതം അപഹതപാത്മത്വാദിഗുണകം പാരമേശ്വരം സ്വരൂപം വിദ്യയാ പ്രതിപാദ്യത സർപ്പാദി വിലയനേന രജ്ജുവാദി. അതുകൊണ്ട് ഇവിടെ എന്താണ് സിദ്ധാന്തം എന്ന് പറയുന്നു, ഒറ്റ വരിയിലതും പറഞ്ഞു. എന്താണ് ജൈവം സ്വരൂപം? ഈ ജൈവം സ്വരൂപം എന്ന് വെച്ചാൽ ജീവഭാവം, ജൈവം ജീവഭാവം. ഈ ജീവഭാവം എന്ന് പറയുന്നത് വേദം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ആർക്ക്. അതിനാണ് ഇവിടെ പറയുന്നത് കർത്തൃഭോക്തൃ താൻ സ്വയം തന്നെ മനസ്സിലാക്കുന്നു, ജീവഭാവത്തെ തന്നെ കർത്താവായി മനസ്സിലാക്കുന്നു, ഭോക്താവായി മനസ്സിലാക്കുന്നു. പിന്നെ രാഗദ്വേഷാദി ദോഷകലുഷിതം തന്നെ സ്വയം മനസ്സിലാക്കുന്നു, തന്നെ രാഗമുണ്ട് ദേഷ്യമുണ്ട്, ഈ ദോഷകലുഷിതമായിരിക്കുന്നു താൻ. ഈ ദോഷങ്ങളെ കൊണ്ട് താൻ തൻ്റെ അന്ധകരണം കലങ്ങിയിരിക്കുകയാണ്, നിറഞ്ഞിരിക്കുകയാണ്. അനേക അനർത്ഥയോഗി അനേക അനർത്ഥങ്ങളോടുകൂടിയിരിക്കുകയാണ് താൻ. ഇതാണ് ജീവഭാവം. ഇത് ലോകസിദ്ധമാണ്, ശാസ്ത്രസിദ്ധമല്ല. ശാസ്ത്രമൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. സ്വയം മനസ്സിലാക്കുന്നു താൻ അനേക അനർത്ഥങ്ങളോടുകൂടിയവനാണ്. ഈ ശരീരാഭിമാനത്തിൽ തുടങ്ങി ഉള്ള ഈ അനർത്ഥങ്ങൾ ഇതെന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? പറയുന്നു അവിദ്യ പ്രത്യുപസ്ഥാപിതം. ഈ ഒരു രൂപത്തെ തനിക്ക്, ഈ ജീവന് തനിക്ക് ഇങ്ങനെ ഒരു രൂപമുണ്ട്, ഒരു സ്വരൂപം ഉണ്ട് എന്ന് ആ ജീവനെ ബോധ്യപ്പെടുത്തുന്ന എന്താണ് അവിദ്യ. അതിനാണ് അവിദ്യ എന്ന് പറയുന്നത്. അവിദ്യ പ്രത്യുപസ്ഥാപിതം എന്ന് വെച്ചാൽ അവിദ്യ ബോധ്യപ്പെടുത്തുന്നതാണ്. കാരണം ഈ പറയുന്ന അനേക അനർത്ഥയോഗം തന്നെ സംഭവിച്ചിരിക്കുന്നത് തൻ്റെ അനുഭവമാണ്. അത് ശാസ്ത്രം പറയുന്നൊന്നുമല്ല. ഈ ഇത്ര ഒരു അനുഭവം തന്നെ നിലനിൽക്കുന്നതിന് കാരണം എന്താണ്? അവിദ്യ. ഇതിന് കാരണം അവിദ്യയാണ്, ഈ അനുഭവം അവിദ്യയാണ്. അനുഭവത്തെയും പറയും അവിദ്യ എന്നതുകൊണ്ട്. നേരത്തെ പറഞ്ഞു ഈ ശരീരത്തിൽ അഹം എന്നുള്ള ബോധം, ഇതും അവിദ്യയാണ്. ഞാൻ സുഖിയാണ് ദുഃഖിയാണ് രാഗദ്വേഷങ്ങളുള്ളവനാണ് ഈ അനുഭവം, ഇത് അവിദ്യ പ്രത്യുപസ്ഥാപിതമാണ്, അവിദ്യ ബോധിപ്പിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളെന്ന് പറയുന്നത് സ്വ അനുഭവത്തിൽ വരുന്നതിന് മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് തന്നിൽ തന്നെയുള്ള അവിദ്യ കൊണ്ടാണ് ഇതൊക്കെ അനുഭവപ്പെടുന്നത്, പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നത് എന്നർത്ഥം. സിദ്ധാന്തം പറയുന്നു അവിദ്യ പ്രത്യുപസ്ഥാപിതം അപാരമാർത്ഥികം. അപ്പോ അവിദ്യ പ്രത്യുപസ്ഥാപിതം എന്ന് പറഞ്ഞാൽ അവിദ്യ ബോധിപ്പിക്കുന്നു എന്നർത്ഥമുണ്ട്. ഇതിന് അവിദ്യയാൽ ആരോപിക്കപ്പെടുന്നുണ്ട്. അതാണ് പറയുന്നത് അപാരമാർത്ഥികം. ഇത് താൻ സഹജമായി ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും ഈ അനുഭവം സത്യമല്ല. അദ്ദേഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. ഈ ജൈവഭാവം ഇതിനെ അംഗീകരിക്കുന്നുണ്ട്. ജൈവഭാവം എന്ന് പറയുന്ന ഒരു അനുഭവമാണ്, അനുഭവത്തെ അംഗീകരിക്കുന്നുണ്ട്, അനുഭവത്തെ ഒരിടത്തും നിഷേധിക്കുന്നുണ്ട്. ഇത് നിഷേധിക്കാൻ പറ്റത്തില്ലല്ലോ ഒരു ശാസ്ത്രത്തിനും. ഒരു അനുഭവത്തെ നിഷേധിക്കാൻ പറ്റത്തില്ല. പിന്നെ അനുഭവത്തെ സംബന്ധിച്ച് ശാസ്ത്രത്തിന് ഒന്നേ പറയാൻ പറ്റുന്നതാണ് ആ പാരമാർത്ഥികം. ഇത് അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇത് പരമാർത്ഥമല്ല, ഇത്രേ പറയാൻ പറ്റും ആ പാരമാർത്ഥികം. അതിൽ നിന്ന് കിട്ടും എന്താണ് പരമാർത്ഥമല്ലെന്ന് വെച്ചാൽ ഈ അനുഭവം ആരോപിതമാണ്. ആ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ഒരു അനുഭവം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവത്തിന് വിരുദ്ധമായി തീരും. അത് ആരും സ്വീകരിക്കില്ല തള്ളികളെ. അങ്ങനെ ഒരു ഉപദേശത്തെ പലപ്പോഴും അദ്വൈതം കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു അനുഭവം ഇല്ല എന്ന് നമ്മളെ ബോധിപ്പിക്കുന്നു എന്നാണ്. അങ്ങനെയല്ല, അനുഭവം ഉണ്ടെന്ന് തന്നെ പറയുന്നു. രാഗദ്വേഷാദി ഈ ഭാവം, ഇത് എല്ലാവർക്കും അനുഭവത്തിലുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതിനെന്താ മാറ്റം സംഭവിക്കുന്നത്? ഇത് സത്യമല്ല എന്ന് ബോധിക്കുക, അത്രയേ ഉള്ളൂ. അധികവിഞ്ഞൊന്നും സാധ്യമല്ല. ഉപദേശത്തിന് ഒന്നും സാധ്യമല്ല, ശ്രുതിക്കും സാധ്യമല്ല. അത് മതി. അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ആവശ്യമുണ്ട്. സത്യമല്ല എന്ന് ബോധിക്കുക, ആ പാരമാർത്ഥികം. ജീവൻ രൂപം കർത്തൃഭോക്തൃ രാഗദ്വേഷാദി ദോഷകരദ്വേഷം അനേകാനർത്ഥയോഗി എന്നാണ് സംസാരം എന്ന് പറയുന്നത്. പരമാർത്ഥമല്ലാത്തത് പരമാർത്ഥം പോലെ അനുഭവിക്കും. പരമാർത്ഥമല്ലാത്തതിനെ ഒരിക്കലും പരമാർത്ഥമായിട്ട് അനുഭവിക്കാൻ പറ്റത്തില്ല, അത് സാധ്യമല്ല. പക്ഷെ ഇത് പരമാർത്ഥമാണല്ലോ, അപ്പോൾ അവിടെ പറയും അത് പരമാർത്ഥമല്ല പരമാർത്ഥം പോലെ എന്ന് വിളിച്ചത്. പരമാർത്ഥം ഇവ, അതിനാണ് പ്രാധാന്യം. അതിനാണ് അവിദ്യ പ്രത്യുപസ്ഥാപിതം എന്ന് പറയുന്നത്. അതിന് അടുത്ത ഉദാഹരണം പറയുന്നത് എന്താണ്? രജ്ജുവിലെ സർപ്പത്തെ പോലെ. അവിടെ സർപ്പത്തെ കാണുന്ന അവനെ സംബന്ധിച്ചിടത്തോളം, അവനെ സംബന്ധിച്ച് അത് പരമാർത്ഥമാണ്. പക്ഷെ സത്യം മനസ്സിലാകുമ്പോൾ മനസ്സിലാകുന്നു അത് പരമാർത്ഥം അല്ല പരമാർത്ഥം പോലെ. അവിടെ എന്ത് ചെയ്യുന്നു? ആ സർപ്പബുദ്ധി ബാധിച്ചു പോകുന്നു. അതിനിവിടെ വിലയനം എന്ന് പറയും. വിലയെന്ന് വെച്ചാൽ അദ്വൈതത്തിൽ ബാധ, സർപ്പബുദ്ധി ബാധിച്ചു പോകുന്നു. അതാണ് ഇവിടെ ഈ സംഭവിക്കുന്നത്. ഇവിടെ പരമാർത്ഥം എന്നുള്ള ബുദ്ധി അത് ബാധിച്ചു പോകുന്നു. അവിടെ സർപ്പം എന്നുള്ള ബുദ്ധി അത് ബാധിച്ചു പോകുന്നു. അത് പരമാർത്ഥം എന്നുള്ള ബുദ്ധി പൂർണ്ണമായും ഇല്ലാതാവും സത്യം മനസ്സിലാകുമ്പോൾ. പിന്നെ അതിലൊരു ലേശം പോലും അവിടെ അവശേഷിക്കുന്നില്ല. അതുപോലെ അതിനാണ് സർപ്പത്തിൻ്റെ ദൃഷ്ടാന്തം കൊടുക്കുന്നത്. സർപ്പം എന്നുള്ള ആ ബുദ്ധി പൂർണ്ണമായും നശിക്കുന്നു. ലേശം പോലും അവിടെ അവശേഷിക്കുന്നില്ല. ആർക്കാണോ രജ്ജുവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാകുമ്പോൾ, അപ്പോൾ ആ അവിടെ ആ ദൃഷ്ടാന്തം കൊടുക്കുന്നത് ആ പരമാർത്ഥ ബുദ്ധി പൂർണ്ണമായും നശിക്കുന്നു എന്നുള്ളതിനാണ് ആ ദൃഷ്ടാന്തം കൊടുക്കുന്നത്. രണ്ടിടത്തും സംഭവിക്കുന്ന കാര്യം തുല്യം തന്നെ, ഒരു വ്യത്യാസമില്ല. സർപ്പമെന്നുള്ള ബുദ്ധി പൂർണ്ണമായും ഇല്ലാതാകുന്നു, പിന്നെ ശകലം പോലും രക്ഷിക്കുന്നില്ല. അതിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്തെടുക്കണം? ഈ അനുഭവങ്ങൾ ഇത് പരമാർത്ഥം എന്നുള്ള ആ ബോധത്തെ എടുക്കണം. അല്ല, അവിടെ അങ്ങനെയല്ലല്ലോ, ഒരു സർപ്പം ഉണ്ടല്ലോ എന്ന് പറയില്ല. സർപ്പം എന്ന് പറയുന്ന അവിടെ ഒരു ബോധം മാത്രം, അല്ല സർപ്പം എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഇല്ല. അവിടെ കാണുന്ന സർപ്പം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബോധത്തിലാണ് സർപ്പം. ബോധത്തിന് പുറത്ത്, രജ്ജുവിൻ്റെ പുറത്തൊരു സർപ്പം ഇരിപ്പില്ല, രജ്ജുവിൻ്റെ അടുത്തും ഇരിപ്പില്ല. സർപ്പമുണ്ട് ഇവിടെ നമ്മുടെ ബോധത്തിൽ. അമ്മരുന്നല്ലോ, ഞാൻ സർപ്പത്തെ കാണുന്നുണ്ടല്ലോ. എവിടെ കണ്ടത്? നിന്റെ ബോധത്തിലാണ് കണ്ടത്, നിന്റെ അറിവിലാണ്. അല്ല, ഞാനെന്റെ കണ്ണുകൊണ്ട് കണ്ടാണ് സർപ്പത്തെ എന്ന് പറയും. കണ്ണുകൊണ്ട് സർപ്പത്തെ കണ്ടില്ല. കണ്ണുകൊണ്ട് സർപ്പത്തെ കാണണമെങ്കിൽ അവിടെ സർപ്പം തന്നെ വേണം. പിന്നെ കണ്ണുകൊണ്ട് എന്താണ് അവിടെ കണ്ടത്? കണ്ണുകൊണ്ട് നീ കണ്ടത് ആ കയറിനെ തന്നെ. അല്ല, കയറിനെ കണ്ണുകൊണ്ട് കണ്ടപ്പോൾ പിന്നെ ഞാൻ സർപ്പത്തെ കാണുന്നില്ലല്ലോ എന്നാ. അതാണ് ഇവിടെയും പറയുന്നത്. കണ്ണുകൊണ്ട് സർപ്പത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ, കണ്ണുകൊണ്ട് കയറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ സർപ്പബുദ്ധി പോയി. എന്നുവെച്ചാൽ ബുദ്ധിയിലുണ്ടായിരുന്ന സർപ്പം പോയി. ബുദ്ധിയിൽ നിന്ന് പുറത്ത് അവിടെ ഒരു സർപ്പത്തെ കാണാൻ പറ്റിയില്ല, ബുദ്ധിയിലാണ് കണ്ടത്. അപ്പം ഞാൻ ആ സർപ്പത്തെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എന്താ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത്? കണ്ണുകൊണ്ട് നീ കണ്ടത് അവിടെയും കയറിനെ തന്നെ. കയറിനെവിടെ എങ്ങനെ കണ്ണുകൊണ്ട് കണ്ടു? കയറിനാണ് ഇത് എന്നവിടെ കണ്ടത്. ഇത് സർപ്പമാണെന്നിടത്ത് ഇത് എന്ന് കണ്ണിനെയാ കാണുന്നത്, ആ സർപ്പത്തെ അല്ല കയറിനെയാ കാണുന്നത്. പക്ഷെ എന്നിട്ട് ബുദ്ധിയിൽ എന്താ തെളിഞ്ഞു വന്നത്? ഇത് എന്ന് കണ്ണുകൊണ്ട് കണ്ട ആ കയറിന് പകരം സർപ്പം തെളിഞ്ഞു വന്നു. അതുപോലെ തന്നെ ഇവിടെ ഇവിടെ വാസ്തവത്തിൽ ഗ്രഹിക്കുന്ന എന്തിനാ? സത്തിന്. പക്ഷെ ബുദ്ധിയിൽ എന്താ അസത്തായിരിക്കുന്ന ഇവയിലെല്ലാം സത്തെന്നുള്ള പരമാർത്ഥം എന്നുള്ള ബോധം തെളിഞ്ഞു വരുന്നു. വാസ്തവത്തിൽ അതിന് ആധാരമായിരിക്കുന്ന സത്തിനെയാണ് തൻ്റെ ബുദ്ധി ഗ്രഹിക്കുന്നത്. ബുദ്ധി എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ണു മാത്രമല്ല, പഞ്ചേന്ദ്രിയങ്ങളുടെയും മനസ്സിലൂടെയും ഈ ബുദ്ധി പ്രവർത്തിച്ചിട്ട് ഇവിടെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സത്തിനെയാണ്. അങ്ങനെ രജ്ജുവിന് സർപ്പത്തെ കാണുമ്പോൾ കണ്ണ് തന്നെ ഇത് എന്ന് കയറിന് ഗ്രഹിക്കുന്നു. അവർ അവിടെ കണ്ണ് ഗ്രഹിക്കുന്നു എന്നേ ഉള്ളൂ, ചെവിക്കോ മൂക്കനോ ഒന്നും ഇത് എന്ന് കയറിന് ഗ്രഹിക്കാൻ പറ്റത്തില്ല. അവിടെ എന്താ അനുഭവം? ഇത് സർപ്പമാണോ? അപ്പോൾ കണ്ണിന് ഗ്രഹിക്കാനായിട്ട് മുമ്പിലൊരു വസ്തുണ്ട് അവിടെ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സർപ്പജ്ഞാനം ഉണ്ടാകുമ്പോൾ കയറിൻ്റെ ആവശ്യം വന്നത്. ഈ കയറിൻ്റെ ആവശ്യം ഇല്ല, വെറുതെ ആകാശത്തിൽ ആർക്കെങ്കിലും സർപ്പബോധം ഉണ്ടാകുന്നില്ല. അതിന് അവലംബമായി ഒന്ന് വേണം, അതിനെ ഗ്രഹിക്കുകയും വേണം. പക്ഷെ അതിനെ ഇത് കയറാണെന്ന് ഗ്രഹിക്കുന്നില്ല, ഇത് എന്ന് മാത്രം. അപ്പൊ കണ്ണവിടെ പ്രവർത്തിക്കുന്നുണ്ട്, കണ്ണുകൊണ്ട് ബോധം ഉണ്ടാകുന്നുണ്ട്. പിന്നെ സർപ്പം എന്താണ്? അത് കേവലം ബുദ്ധിയിൽ. കണ്ണ് കാണുന്നത് കയറിനെ, ബുദ്ധി തെളിയുന്ന സർപ്പം. അതിന് പല കാരണങ്ങളും വരാം. ഒരു പക്ഷെ എന്താണ് അതിൻ്റെ കാരണമെന്ന് ആലോചിച്ചാൽ പിടികിട്ടിയില്ലെന്നും വരും. അതിന് നിശ്ചിതമായൊരു കാര്യം പറയാൻ, ഒരു കാരണം പറയാൻ പ്രയാസമാണ്. പല കാരണങ്ങളും പറയാം. അതുകൊണ്ട് പറയും എന്തുകൊണ്ട് അതങ്ങനെ സംഭവിക്കുന്നു, അതിന് കാരണങ്ങളെ കണ്ടുപിടിക്കാൻ പോയാൽ അത് വലിയ വിവാദമാകും. അമ്പ പറയാതെ അവിദ്യ അതുകൊണ്ട് അത് സംഭവിക്കുന്നു. അത് തന്നെ ഇവിടെയും പറയും, പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ബോധം ഇവിടെ ഗ്രഹിക്കുന്ന സത്തിനെയാണ്, പരമാർത്ഥത്തെയാണ്. പക്ഷേ അവിടെ ആ ബുദ്ധിയിൽ പ്രകാശിക്കുന്ന എന്താണോ പരമാർത്ഥമല്ലാത്തതിൽ പരമാർത്ഥം എന്നുള്ള ബോധം, പരമാർത്ഥത്തെ പരമാർത്ഥമായി ഗ്രഹിക്കുകയല്ല. പരമാർത്ഥമല്ലാത്ത എന്താണ്? കർത്തൃത്വ ഭോക്തൃത്വ രാഗദ്വേഷാദി ദോഷങ്ങളിൽ പരമാർത്ഥ ബുദ്ധി. അപ്പൊ രണ്ടും തമ്മിലൊരു വ്യത്യാസമില്ല. അപ്പൊ ഈ പരമാർത്ഥ ബുദ്ധി എവിടെ? ഈ അനുഭവങ്ങളിൽ. ഇതനുഭവമാണ്, ശരീരത്തിൽ ഞാനെന്നുള്ള ബോധം ഒരു അനുഭവമാണ്, ഞാൻ കാമിയാണ് ക്രോധിയാണ് എന്ന് പറയുന്ന ഒരു അനുഭവമാണ്. അങ്ങനെ എന്തെല്ലാം അനുഭവങ്ങൾ, അനുഭവ പരമ്പര തൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നു, എല്ലാം സത്യമാണെന്നൊരു ബോധം വരും. ആ ഒരു അവിടെയാണ് ഒരു തിരുത്തൽ ആവശ്യമുള്ളത്. അതാണ് ഇവിടെ പറയുന്നത്, സർപ്പാതിവിലേനേന രജ്വാദീൻ എന്ന് പറയുന്നു. രജ്വാദീൻ എന്ന് പറയുന്നതുകൊണ്ട് എവിടെ എവിടെയെല്ലാം ഇത്തരത്തിലുള്ള ഭ്രാന്തി സംഭവിക്കുന്നുണ്ടോ അതിനെല്ലാം ദൃഷ്ടാന്തമായിട്ടെടുക്കും. ആ അതിനെ ദൃഷ്ടാന്തമായി എടുത്ത് ചിന്തിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഈ അനുഭവം സത്യമായ ഈ അനുഭവം അസത്യമാണെന്ന് ബോധ്യപ്പെടുത്തുള്ളൂ. രണ്ടും നമ്മുടെ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റത്തില്ല. അവിടെ ഒരു സർപ്പം പ്രത്യക്ഷമായി അത് പൂർണ്ണമായും മറഞ്ഞുപോയി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം സർപ്പോടെ പ്രത്യക്ഷപ്പെട്ടില്ല. സർപ്പം എന്ന് പറയുന്ന ബുദ്ധിയിലുണ്ടായ ഒരു തോന്നൽ മാത്രമാണ്. ആ തോന്നൽ മറഞ്ഞുപോയി എന്ന് പറയുന്നത് ശരിയാണ്. അതുപോലെ ഇവിടെ എന്താണ്? ബുദ്ധിയിലൊരു തോന്നൽ മാത്രമാണ്. പരമാർത്ഥമല്ലാത്തതിൽ പരമാർത്ഥമെന്നുള്ള ആ തോന്നൽ മറന്നുപോയി. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? പറയും, ആ സർപ്പം ഇത്തെ കണ്ടയാളിന് അവസാനം ഇത് കയറാണെന്ന് ബോധ്യം വന്നു. പിന്നെ അവിടെ സർപ്പത്തെ കാണുന്നില്ലല്ലോ. അതുപോലെയാണോ ഇവിടെ വീണ്ടും ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. അല്ല, ഇവിടെയും അതുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഇവിടെ എന്താണ് മാറേണ്ടത്? ഇതിലുള്ള പരമാർത്ഥ ബുദ്ധിയാണ്. സർപ്പജ്ഞാനം പോലെയാണ് ആ പരമാർത്ഥ ബുദ്ധി, പരമാർത്ഥമല്ലാത്തതിലുള്ള പരമാർത്ഥ ബുദ്ധി. അത് മാഞ്ഞുപോയി. സർപ്പത്തിന് വിലയെ സംഭവിച്ചതുപോലെ തന്നെ തൻ്റെ ബുദ്ധിയിൽ നിന്ന് ആ പരമാർത്ഥ ബുദ്ധി പോയി. പിന്നെ വാസ്തവത്തിൽ എന്താണോ പരമാർത്ഥം അതിനെ ഗ്രഹിക്കുന്നു, എങ്ങനെയാണോ അവിടെ സർപ്പം പോയിട്ട് കയറിനെ ഗ്രഹിക്കുന്നു, രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. നമ്മൾ പരാതി പറയുന്ന എന്താണ്? അവിടെ സർപ്പം മറഞ്ഞതുപോലെ ഇവിടെ ഒന്നും മറയുന്നില്ലെന്നാണ്. അവിടെ ഇവിടെ എന്ത് മറയുന്നു എന്നാണ് പറയുന്നത്? സർപ്പം മറഞ്ഞതുപോലെ പരമാർത്ഥ ബുദ്ധി മറയുന്നു എന്ന്, അത് മറയുന്നുണ്ട്. അതിനാണ് ആ സർപ്പത്തെ ദൃഷ്ടാന്തമായി കാണിക്കുന്നത്. അത് മറയുന്നു എന്നേ ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ പരമാർത്ഥമല്ലാത്തതിൽ വന്ന പരമാർത്ഥ ബുദ്ധി മറയുന്നത് ഈ ഭാഗം വളരെ വ്യക്തമായി ധരിക്കുന്നു. സർപ്പം അല്ലാത്ത കയറിൽ വന്ന സർപ്പബുദ്ധി മറയുന്നു. പരമാർത്ഥം അല്ലാത്ത ഈ രാഗദ്വേഷാദികളിൽ വന്ന പരമാർത്ഥ ബുദ്ധി മറയുന്നു. രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. അവിടെയും മറയുന്നു, ഇവിടെയും മറയുന്നു. അവിടെ പിന്നെ എന്താ ശേഷിക്കുന്നത്? കയറിനെ കുറിച്ചുള്ള ബോധം. ഒരു ഉദാഹരണമായി പറഞ്ഞു, ഇവിടെ എന്താ ശേഷിക്കുന്നത്? എന്താണ് പരമാർത്ഥം എന്നുള്ള ബോധം. അതിനാണ് തത്വമസി. തുടങ്ങിയ വാക്യങ്ങൾ ഉപദേശിക്കുന്നു. അപ്പോൾ ഇതിലെന്തെങ്കിലും ഒരു വ്യത്യാസം ആർക്കെങ്കിലും എടുത്ത് കാണിക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ അല്ല അദ്വൈതം മനസ്സിലാക്കുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസം എടുത്ത് കാണിക്കാൻ പറ്റും. ദൃഷ്ടാന്തവും ദാഷ്ടാന്തിയവും തമ്മിൽ പൊരുത്തമില്ലാന്ന് പറയേണ്ടി വരും. അപ്പോൾ അദ്വൈതത്തിൻ്റെ മർമ്മം എന്താണെന്നുള്ളത് മനസ്സിലാകണം. ഒരു വ്യത്യാസവുമില്ല. സ്ഫടിക ദൃഷ്ടാന്തം നമ്മളൊന്നും ചർച്ച ചെയ്തു, അത് ഇവിടെ വീണ്ടും പറയേണ്ട കാര്യമില്ല. രജ്ജുസർപ്പ ദൃഷ്ടാന്തമാണ് ഇവിടെ പറയുന്നത്. പിന്നെ എല്ലാവരും പറയുന്ന എന്താണ്, സത്യം സാക്ഷാത്കരിക്കുന്നു, സത്യത്തെ ബോധിച്ചപ്പോൾ ലോകം എന്റെ മുമ്പിൽ നിന്നും മറഞ്ഞു പോകുന്നില്ല എന്നാണ്. മറഞ്ഞു പോകേണ്ടത് ലോകമല്ല, ലോകം മറയുന്ന കാര്യം ഇവിടെ പറയുന്നില്ല. ലോകം മറയണമെങ്കിൽ അതിന് പരമാർത്ഥ ബുദ്ധിയുടെ ആവശ്യമില്ല, ഉറങ്ങിയാൽ മതി. ഇവിടെ പറയുന്ന എന്താണ്, പരമാർത്ഥ ബുദ്ധിയുടെ പരമാർത്ഥം അല്ലാത്തതിലുള്ള പരമാർത്ഥ ബുദ്ധി അത് മറയുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇത് സൂക്ഷ്മമായി മനസ്സിലാക്കിയില്ലെങ്കിൽ അദ്വൈതത്തെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് അവസാനം കാടുകയറും. ആണ് പലർക്കും പറ്റിയിട്ടുള്ളത്. ദൃഷ്ടാന്തത്തെയും ദാഷ്ടാന്തികത്തെയും തമ്മിൽ പൊരുത്തപ്പെടുത്താൻ വേണ്ടിയിട്ട് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് എവിടെയെങ്കിലും ചെന്നെത്തും. രണ്ടും തമ്മിൽ ഒരു പൊരുത്തം കണ്ടെത്താനും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കാണുന്ന സർപ്പത്തെ എന്താണ്, ഒരിക്കലും ആ സർപ്പത്തിന് ഒരു സത്തയെ കൽപ്പിക്കാൻ പാടില്ല. അത് കേവലം എന്താണ്, അത് ബുദ്ധിയിലെ ഒരു പ്രതീതി മാത്രം. അത് ബുദ്ധിയിലാണത്. അതുപോലെ ഇവിടെ തൻ്റെ തന്നെ അനുഭവം, ദേഹ അനുഭവത്തിൽ തുടങ്ങി വരുന്ന ഈ അനുഭവങ്ങളിലെല്ലാം വരുന്ന സത്യത്വബോധം, പരമാർത്ഥ ബോധം, അത് കേവലം ഒരു പ്രതീതി മാത്രം. തത്വത്തെ ബോധിക്കുന്നവൻ ആ പ്രതീതി ഇല്ലാതാകും, പ്രതീതി തന്നെ ഇല്ലാതാകും, സർപ്പപ്രതീതി ഇല്ലാതാകും. ഇതുപോലെ അത് വ്യക്തമായി ധരിക്കുക. അപ്പോ ഇതാണ് വാസ്തവത്തിൽ ഇവിടെ മനസ്സിലാക്കണം, യോഗവും തമ്മിൽ വരുന്ന വ്യത്യാസം. യോഗസമാധിയും അദ്വൈത ബോധവും തമ്മിൽ വരുന്ന വ്യത്യാസം. ഇവിടെ ഇതാണ് വേണ്ടതെങ്കിൽ ഈ സത്യപ്രതീതി അതാണ് പോകേണ്ടതെങ്കിൽ അതിനുവേണ്ടി വരുന്ന എന്താണോ പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധം മതി. പരമാർത്ഥം ഇന്നതാണെന്നുള്ള ബോധം മതി. അതാണ് ഇത് കയറാണെന്നറിഞ്ഞാൽ മതി, വേറൊന്നും വേണ്ട. അതിനുവേണ്ടിയിട്ട് മറ്റെന്ത് അഭ്യാസം നടത്തിയിട്ടും പ്രയോജനമൊന്നുമില്ല. ജ്ഞാനേന ധ്യാനേന പ്രാണായാമ ശതേന എന്തൊക്കെ അഭ്യാസങ്ങൾ നടത്തിയാലും കൃത്രിമമായി വരും, ഒന്നും വേണ്ട. ഇവിടെ ഞാൻ ആവശ്യമുണ്ടെന്നാണ് ആ പരമാർത്ഥ ബോധം. എന്താണ് പരമാർത്ഥം എന്നുള്ള ബോധം? മറ്ററിവുകളുണ്ടെന്നും പരമാർത്ഥത്തെക്കുറിച്ചുള്ള അറിവില്ല, വേറെ അറിവുകൊണ്ട് പ്രയോജനങ്ങളില്ല, ഉപാസനകളുണ്ട് പ്രയോജനമില്ല, യോഗ അഭ്യാസങ്ങളുണ്ട് പ്രയോജനമില്ല, ഒന്നുകൊണ്ട് ഇതിന് പ്രയോജനമില്ല. അതാണ് ഇവിടെ പറയുന്നത്. അവിദ്യ പ്രത്യുപസ്ഥാപിത ആ പാരമാർത്ഥികം ദൈവരൂപം കർത്തൃത്വ ഭോക്തൃത്വ രാഗദ്വേഷാദിദോഷകലുഷിതം അനേക അനർത്ഥയോഗി. ഇത് ജീവഭാവത്തെക്കുറിച്ച് പറയുകയാണ്. തദ് വിലയനേന അതിൻ്റെ വിലയന സംഭവിക്കണം. എന്താണ് ആ അപാരമാർത്ഥികമായ ജീവഭാവം, അതിൻ്റെ വിലയന സംഭവിക്കണം. ഈ വിലയനം എന്നൊക്കെ പറയുന്ന വാക്കുകളാണ് ആശയക്കുഴപ്പമുണ്ടാകുന്നത്. ഉണ്ടാക്കാൻ പാടില്ല. കാരണം ഭാഷ്യകാരൻ അത് തന്നെ വിശദീകരിക്കുന്നുണ്ട്. എങ്ങനെയാണ് വിലയനം എന്ന് പറയുന്നത്? തദ്വിപരീതം അപഹത പാത്മത്വാദി ഗുണകം പാരമേശ്വരം സ്വരൂപം വിദ്യയാ പ്രതിപാദ്യതേ. അതിന്റെ വിലയനം സംഭവിക്കുന്ന വിദ്യ കൊണ്ടാണ്. അതെങ്ങനെ വിദ്യ കൊണ്ട് വിലയനം സംഭവിക്കും? വിദ്യ കൊണ്ട് പ്രതിപാദ്യതേ, ശ്രുതി അതിനെ ബോധിപ്പിക്കുമ്പോൾ. പ്രതിപാദനം ചെയ്യുന്ന ശ്രുതിയാണ് ഇവിടെ. ശ്രുതി അതിനെ പ്രതിപാദനം ചെയ്യുന്നു. അതാണ് ഉപനിഷത് വാക്യങ്ങളിലൂടെ എന്തിനെ പ്രതിപാദനം ചെയ്യുന്നു? തദ്വിപരീതമായ ആ പരമാർത്ഥ അല്ലാത്തതിലുള്ള പരമാർത്ഥ ബുദ്ധിക്ക്, അതൊരു ബുദ്ധിയാണ്, ബോധമാണ്. അതുകൊണ്ടാണ് അതിനെ പറഞ്ഞ അവിദ്യ പ്രത്യുപസ്ഥാപിതം. അവിദ്യ ബോധിപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ അതിന് വേണമെങ്കിൽ അവിദ്യാബോധം എന്നും പറയാം. ബോധം തന്നെ അവിദ്യാസ്വരൂപമാണ്. കാരണം ഈ ബോധം നാനാരൂപത്തിൽ വരുന്നുണ്ട്. അത് അവിദ്യ കൊണ്ടുള്ള ബോധമെന്നും പറയാം. ദേഹാഭിമാനം തുടങ്ങി ഇത് സത്യമാണെന്നുള്ള ബോധം, ഇതെല്ലാം അവിദ്യയും അവിദ്യാ കാര്യങ്ങളുമാണ്. ഇതിന് വിപരീതമായിരിക്കുന്ന ഇതാണെന്ന് പരമേശ്വരൻ സ്വരൂപം, പരമാർത്ഥമായ സ്വരൂപം. അതിനെന്ത് ചെയ്യുന്നു? ശ്രുതി ബോധിപ്പിക്കുന്നു. ശ്രുതി അതിലൂടെ നൽകുന്ന ബോധത്തെയാണ് വിദ്യ എന്ന് പറയുന്നത്. വിദ്യയാ പ്രതിപാദ്യതേ, ശ്രുതി വിദ്യയിലൂടെ അതിനെ ബോധിപ്പിക്കുന്നു എന്നർത്ഥം. ശ്രുതി പറയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശ്രോതാവ് ബോധിക്കുന്നു എന്നർത്ഥം. ഞാനിവിടെ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? കേൾക്കുന്നവർ പറയുന്നതിൻ്റെ താല്പര്യത്തെ ഗ്രഹിക്കുന്നു. ശ്രുതി വിദ്യയെ പ്രകാശിപ്പിക്കുന്നു, ശ്രോതാവ് വിദ്യ പ്രകാശിക്കുന്നു. രണ്ട് രീതിയിലും പറഞ്ഞാൽ ഒന്നാണ്. നമ്മളെ പറയുന്ന എന്ത്? വിദ്യയാ പ്രതിപാദ്യതേ, ആ സ്വരൂപത്തെ പ്രതിപാദനം ചെയ്യുന്നു എന്നർത്ഥം. ശ്രുതി അതിനെയാണ് വെളിപ്പെടുത്തുന്നത്. അപ്പോ ഇവിടെ പരമാർത്ഥം അല്ലാത്തത് പരമാർത്ഥമാണ് എന്നുള്ളൊരു ബോധമാണ്, അറിവാണ്. ആ അറിവിനെ മറ്റൊരറിവ് കൊണ്ട് നിരാകരിക്കാൻ പറ്റും. മറ്റൊന്നു കൊണ്ടും, മറ്റൊരു പ്രവൃത്തി കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ ഒന്നും നിരാകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യം തന്നിലുണ്ടായിരിക്കുന്നത് ഈ അനുഭവം. ഒരു ശാസ്ത്രവും തന്നെ ബോധിപ്പിക്കാത്ത, താൻ സഹജമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അനുഭവമല്ല പരമാർത്ഥമാണ്. ഇതൊരു വിദ്യയാണ്, പക്ഷേ ഈ വിദ്യയ്ക്ക് അവിദ്യ എന്ന് പറയും. അപ്പോൾ അവിടെ എന്ത് വരുന്നു? വിദ്യ വന്നിട്ട് പറയുന്നു ഈ അനുഭവത്തെ നശിപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം, ലയിപ്പിക്കുന്നു എന്ന് പറയാം. ശരിയായ രീതിയിൽ പറയും, അദ്വൈതത്തിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ എന്ന് പറയും, ആ അനുഭവത്തെ ബാധിക്കുന്നു എന്നുവെച്ചാൽ സത്യമല്ല എന്ന് ബോധിപ്പിക്കുന്നു. എന്താ വിദ്യ? ആ സത്യമല്ല എന്നെങ്ങനെ ബോധിപ്പിക്കുന്നു? സത്യം എന്താണെന്ന് ബോധിപ്പിക്കുന്നു. അത് മനസ്സിലാക്കും. ഇരുളിനോട് യുദ്ധം ചെയ്തിട്ട് ഒരു കാര്യമുണ്ട്. മറ്റെല്ലാ അഭ്യാസങ്ങളും എന്താണ്? ഇരുളിനോടുള്ള യുദ്ധമാണ്. തനിക്ക് വേണ്ട എന്താണ്? വെളിച്ചം. എല്ലാ യുദ്ധവും മനസ്സിലാക്കിയിട്ട് എന്ത് വരുന്നു? അവിടെ വെളിച്ചത്തെ കൊണ്ടുവരിക. പിന്നെ അവിടെ ഇരുളിനോ, ഇരുളിൽ കണ്ട പിശാചിനെയോ ഉച്ചാടനം ചെയ്യുന്നതിന് വേണ്ടി ഒരു മന്ത്രതന്ത്രങ്ങളും ആവശ്യമില്ല. വെളിച്ചം മാത്രം മതി. അക്കാര്യമാണ് ഇവിടെയും വിദ്യ എന്നുള്ള ശബ്ദം കൊണ്ട് പറയുന്നു. അവിദ്യ കൊണ്ട് സംഭവിച്ച ഈ പാരമാർത്ഥിക ബോധം, പരമാർത്ഥമല്ലാത്തുള്ള പാരമാർത്ഥിക ബോധം, വിദ്യ അതിനെ ഇല്ലാതാക്കുന്നു. വെളിച്ചം ഇരുളിനെ ഇല്ലാതാക്കുന്നത് പോലെ അപ്പോൾ വെളിച്ചം അവിടെ രണ്ടു കാര്യം ചെയ്യുന്നു. എന്താണ് പരമാർത്ഥം എന്താണെന്നുള്ളതിനെ അവിടെ പ്രകാശിപ്പിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നത് ഭൂതവും പ്രേതവുമൊന്നുമല്ല, ഈ മുറിയിലിരിക്കുന്നത് മേശയും കസേരയൊക്കെ ആണെന്ന് വെളിച്ചം വരുമ്പോൾ നമുക്ക് ബോധിക്കുന്നു. ഒരു പക്ഷേ ഇതിനൊക്കെ ആയിരിക്കും നമ്മൾ പിശാചെന്ന് വിചാരിച്ചു. എന്താണോ വാസ്തവത്തിലുള്ള അതിനെ ബോധിപ്പിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇരുള മാഞ്ഞു പോകുന്നു. സ്വാഭാവികമായിട്ടും ആ പരമാർത്ഥമല്ലാത്തതിൽ വന്ന പരമാർത്ഥ ബുദ്ധി പോകുന്നു. ഇത് വളരെ ലളിതമായി മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇത്രയേ സംഭവിക്കുന്നുള്ളൂ, ഇത്രയുടെ ആവശ്യമുണ്ട്. ബാക്കിയുള്ളതെല്ലാം എന്താണ്? നമ്മുടെ ഭാവന. ബാക്കി വരുന്നതെല്ലാം ആരുടെ ഭാവന? മരത്തലയന്മാരുടെ ഭാവന. അദ്വൈതത്തിന്റെ ഭാഷയിൽ പറഞ്ഞു. മറ്റൊന്നും ഇവിടെയില്ല. മന്ദബുദ്ധികളുടെ ഭാവന എന്ന് പറയും. കാരണം ഇത് ആർക്കും സ്വാനുഭവത്തിലൂടെ ബോധിക്കാമെന്നുള്ള ഒരു കാര്യമാണ്. പിന്നെ ഭാവനകളും പ്രതീക്ഷകളും ഒക്കെ ഒരു തരത്തിൽ നല്ലതാണ്. കാരണം അത് ജീവിതത്തെ, മറ്റൊന്നും ചെയ്യാനില്ലാത്തവന് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ അതൊക്കെ ഉപകരിക്കും. വേറൊന്നും ചെയ്യാനില്ലെങ്കിൽ ഇത്തരം ഭാവനകളിലും പ്രതീക്ഷകളിലും ഒക്കെ ഇങ്ങനെ മുഴുകി മുമ്പോട്ട് പോകാം. അതുകൊണ്ടിവിടെ ഒറ്റ ആ ഒരു വാചകത്തിൽ അദ്വൈതത്തിൻ്റെ ആ പരമമായ കാര്യം, തത്വം എന്താണെന്ന് പറയും, വാസ്തവം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് ഈ ഒരു വാചകം മതി. പരമേശ്വര സ്വരൂപം വിദ്യയാ പ്രതിപാദ്യതേ. അതിനുദാഹരണം വരുന്നത് സർപ്പാദി വിനയനേന രജ്ജുവാദിയും. അപ്പോൾ ഇതിനെ മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കുന്നവരെ ഇവിടെ ഭാഷകാരൻ അവർക്ക് സമാനം പറഞ്ഞു. ഇനി വേറെ ചിലരുണ്ട്. ഇപ്പം മുമ്പ് പറഞ്ഞവരെന്താണ്? അവർ ഈശ്വരൻ വേറെ, ജീവൻ വേറെ എന്ന് സ്വീകരിച്ചിരിക്കുന്നവരാണ്. ഇനി അടുത്ത ഭാഷകാരൻ പറയും ഈശ്വരൻ വേറെ, ജീവൻ വേറെ എന്ന് സ്വീകരിക്കുന്നതിന് ഞങ്ങൾക്കും പ്രയാസമൊന്നുമില്ല. പക്ഷേ അത് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ജീവൻ വേറെ, ഈശ്വരം വേറെ എന്ന് പറഞ്ഞു. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, എന്താണ്? രണ്ടിലും ഇരിക്കുന്ന തത്വം ഒന്നാണ്. ജൈവഭാവം അതാണ് ഇവിടെ പറഞ്ഞത്. അത് വേറെ, ഈശ്വരീയ ഭാവം അത് വേറെ. അത് അംഗീകരിക്കുന്നതിൽ അദ്വൈതിക്ക് പ്രയാസമില്ല. അദ്വൈതി അംഗീകരിക്കുന്നുണ്ട്. എന്തിന്? ഇല്ലെങ്കിൽ ഈ മൂർഖൻ പറയും ഞാനാണ് ഈശ്വരൻ. അത് പറയാൻ പാടില്ല. എന്തുകൊണ്ട്? സ്വയം ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരുന്നു, രാഗദ്വേഷങ്ങളും സുഖദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നിട്ടും പറയാണ് ഞാൻ ഈശ്വരനാണെന്ന് പറഞ്ഞാൽ എവിടുന്ന് കേട്ട്? ഇത് അദ്വൈതി പഠിപ്പിച്ചതാണ്. അതും അങ്ങനെ പറയുന്നു മരത്തലയിലാണ്. അദ്വൈതം ഒരിക്കലും മരത്തലയന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് ഇനി അടുത്ത് ചർച്ച ചെയ്യും. നമ്മൾ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇനി അപരേതുവാദിനഹ. വാദികളെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാദമെന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിൽ ചർച്ചയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പരസ്പരം ചർച്ച ചെയ്യുന്നതിനാണ് വാദം എന്ന് പറയുന്നത്. ചിലരെ സംബന്ധിച്ച് അങ്ങനെയല്ല. ചില വിപരീത ബുദ്ധി അവരുടെ അസ്ഥിയിൽ പിടിച്ചിരിക്കും. തുടച്ചു കഴിഞ്ഞാലും തൂത്താലും മാറത്തില്ല, എത്ര കുളിച്ചാലും മാറത്തില്ല. മാറ്റാൻ നിസ്സഹായരാണ്. അദ്വൈതമല്ല ഇനി എന്ത് പറഞ്ഞാലും ശരി, ശങ്കരാചാര്യനല്ല സാക്ഷാത് വ്യാസ ഭഗവാൻ മുമ്പിൽ വന്നെന്ന് പറഞ്ഞാലും ഒരു രക്ഷയില്ല. അങ്ങനെയുള്ളവരാണ് വാദികളെന്ന് പറയുന്നത്. അവരെന്താണോ പറഞ്ഞാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കും. എന്താന്ന് ചോദിച്ചാൽ പറയാം, അതിൻ്റെ പ്രസ്റ്റീജിൻ്റെ പ്രശ്നം. എന്താണോ താൻ ധരിച്ചിരിക്കുന്ന അത് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അതിപക്ഷം ആത്മഹത്യ ചെയ്യുന്ന നല്ലത് എന്ന് കരുതുന്നവരുണ്ട്. വിപരീതമായ ബുദ്ധിയോട് അത്യധികം താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നവർ, അതാണല്ലോ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ ശരീരം ഞാനെന്നുള്ള ബുദ്ധി അത് പരമാർത്ഥമുണ്ടെങ്കിലും നമ്മളതിനോട് എത്രമാത്രം താതാത്മ്യപ്പെട്ടിരിക്കുന്നു. പരമാർത്ഥം എന്താണെന്ന് ബോധിച്ചാലും ഈ ശരീര താതാത്മ്യം കൊണ്ട് എന്തെല്ലാം വിപരീത അനുഭവങ്ങൾ സദാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സുഖവും ദുഃഖവും രാഗവും ദ്വേഷവും എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്? പരമാർത്ഥം എന്താണെന്ന് ഗ്രഹിച്ചവനും പ്രത്യക്ഷമായിരിക്കുന്ന ഈ അനുഭവത്തിൽ നിന്ന് മുക്തിയില്ല. ഇതിൽ നിന്ന് മുക്തി വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ചാകണം. ഇവിടെ ബ്രദാർണിത് പറഞ്ഞിട്ടുണ്ട് ഭാഷകാരൻ, മുക്തി വേണോ ചത്തോ എന്ന് വെച്ചാൽ കെട്ടിത്തൂങ്ങാനല്ല പറഞ്ഞിരിക്കുന്നത്. ഇനി അങ്ങനെ പറഞ്ഞെന്ന് ആരും വിചാരിച്ചുള്ളത്. അപ്പോൾ പിന്നെ വിപരീത ബുദ്ധി കൊണ്ട് ഒരാൾ വാദിക്കുന്നെങ്കിൽ അതിനെ കുറ്റം പറയാൻ പറ്റത്തില്ല, സഹതപിക്കാനേ പറ്റും. പാവം അവൻ്റെ ബുദ്ധി തിരിഞ്ഞു പോയല്ലോ, അതേ പറയാൻ പറ്റും. അങ്ങനെ ബുദ്ധി തിരിഞ്ഞവരുടെ കാര്യം പറയണം. അപരിതുപാതന പരമാർത്ഥികമേവ ജൈവരൂപമിതി മന്യത്തെ അസ്മദീയാംശ കേജിത്. ചെല്ലു പറയുന്ന എന്താണോ, ഇത് തന്നെ പരമാർത്ഥം, ഈ ജൈവരൂപം ഇത് പരമാർത്ഥമാണ്. ചെല്ലങ്ങനെ പറയുന്നു, പറയുന്നു അസ്മദീയാംച കേജിത്, ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ചിലർ. അതുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം അത് നമ്മളെപ്പോലെയുള്ളവർ ഉദ്ദേശിച്ച് പറയുകയാണ്. നിരന്തരം ഈ പറയുന്ന തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നെല്ലാം കേട്ടിട്ടും അനുഭവത്തിൽ വീണ്ടും സുഖവും ദുഃഖിയുമായിരിക്കുന്നു. വീണ്ടും അനുഭവത്തിൽ സുഖവും ദുഃഖവുമായിരിക്കുകയാണെങ്കിൽ എന്തു പറയും? ഞാനിത് കേട്ടതുകൊണ്ടോ അറിഞ്ഞതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല, ഞാൻ സുഖിയും ദുഃഖിയും തന്നെയാണ് എന്ന് പറയും. അദ്വൈതികളും അങ്ങനെ തന്നെ പറയും, അങ്ങനെയല്ലേ പറയുന്നു. ഇവിടെ പരമാർത്ഥത്തെ ബോധിപ്പിച്ചിട്ടും പരമാർത്ഥത്തെ ബോധിച്ചിട്ടും ഈ അനുഭവത്തിൽ നിന്ന് സശരീരനായിരിക്കുന്ന ഒരുവനും മുക്തി കിട്ടുന്നില്ല. അതിൽ നിന്ന് മോചനം എന്ന് വെച്ചാൽ ഈ അനുഭവം ഇല്ലാതാകുന്നില്ല. സുഷുപ്തിയിലോ മൂർച്ഛയിലോ അല്ലെങ്കിൽ സമാധിയിലോ പോയാൽ ഈ അനുഭവം ഇല്ലാതിരിക്കുന്നു. എന്നുവെച്ചാൽ എവിടെയാണോ ഈ അനുഭവം ഇല്ലാതിരിക്കുന്നത് അവിടെ പോകണം. അതുകൊണ്ട് ഒരാൾ കരുതുന്നതിൽ തെറ്റുണ്ടോ? എന്താണോ ഇത് സത്യം തന്നെയാണ്, പക്ഷെ അദ്വൈതി എന്താണ് ബോധിപ്പിക്കുന്നത്? ഇത്തരം ഒരു അനുഭവം ഇല്ലാതാകും എന്നല്ല ബോധിപ്പിക്കുന്നു, അങ്ങനെയുള്ള വ്യാമോഹങ്ങളൊന്നും കൊടുക്കുന്നില്ല. പിന്നെന്താ പറയുന്നത്? ഈ അനുഭവം പരമാർത്ഥമല്ല, അക്കാര്യമേ ബോധിപ്പിക്കുന്നു. പിന്നെന്താ പരമാർത്ഥം? അത് ബോധിപ്പിക്കുന്നു. പക്ഷെ അത് മനസ്സിലാക്കാത്തവർ അസ്മദിയാഞ്ച് കേജിത്ത് അവർ പറയുന്ന എന്താണ്? ഈ അനുഭവം പരമാർത്ഥം തന്നെയാണ്. അവ ഇതില്ലാതാക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും? ഇത് പരമാർത്ഥമെന്ന് കരുതുന്നവൻ ഇതില്ലാതാക്കാൻ വേണ്ടിയുള്ള അഭ്യാസങ്ങളിലേക്ക് പോകും. അപ്പോൾ ഇതാണ് യോഗത്തിൻ്റെ അടിസ്ഥാനം. ഏത് യോഗമായാലും ശരി, യോഗിയുടെ തത്വശാസ്ത്രം എന്താണ്? പ്രകൃതി പരിണാമിയായി നിത്യമാണ്. പുരുഷന് അതിൽ നിന്നുള്ള മോചനം വേണമെങ്കിൽ ഈ പ്രകൃതിയെ പരിണമിപ്പിച്ച് അതിൻ്റെ മൂലരൂപത്തിൽ കൊണ്ടെത്തിപ്പിക്കണം. അതിനെന്താ? ചിത്തവൃത്തി നിരോധ രൂപത്തിലുള്ള അഭ്യാസം ചെയ്യും. അപ്പോൾ പ്രകൃതിയുടെ പ്രതിപ്രസവം സംഭവിക്കും, അത് തിരിച്ചു പരിണമിക്കാൻ തുടങ്ങും. എന്നിട്ട് കേവല പ്രകൃതിയായി നിലകൊള്ളും, പുരുഷൻ മുക്തനായി. ചുരുക്കം അതാണ്. അവിടെ എന്ത് ചെയ്യുന്നു? പ്രകൃതിയെ സത്യമായി കാണും, പ്രകൃതി പരിണാമങ്ങളെ സത്യമായി കാണും. അതുകൊണ്ട് ആ സത്യത്തിൽ നിന്നുള്ള മോചനം അതാണ്. ഇവിടെ പ്രകൃതിയോ പ്രകൃതിയുടെ പരിണാമത്തെയോ അല്ല സത്യമായി കാണുന്നത്, മറിച്ച് സത്യത്തിൽ പ്രകൃതിയും പ്രകൃതിയുടെ പരിണാമങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ സത്യത്വത്തെ ആരോപിക്കുകയാണ്. അതുകൊണ്ടത് അതിനോട് അഭ്യാസമൊന്നും വേണ്ട, സത്യമല്ലാന്ന് ബോധിച്ചാൽ മാത്രം മതി. അത് സത്യമല്ലാന്ന് ബോധിക്കുന്നവൻ ഇതിൻ്റെ പ്രതിപ്രസവത്തിന് വേണ്ടി വൃത്തി നിരോധം പോലുള്ള അഭ്യാസങ്ങളൊന്നും പിന്നെ അവൻ ഏർപ്പെടുന്നില്ല, അതിൻ്റെ ആവശ്യം. പിന്നെ അദ്വൈതം വിപരീതമായി ധരിച്ചു കഴിഞ്ഞ പിന്നെ അത് ശരിയാകാൻ പ്രയാസമാണ്. അവസാനം പറയാറുണ്ട്, എന്താണ് സംഗീതം, സംഗീത ഉപകരണങ്ങൾ വായിക്കുന്നത് ആദ്യകാലം മുതൽ ശരിയായ രീതിയിലല്ല പഠിക്കുന്നെങ്കിൽ, മൃദംഗം വായിക്കുന്ന തെറ്റ് കുറേ അങ്ങോട്ട് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരിക്കലും തിരുത്താൻ പറ്റത്തില്ല. പിന്നെ അതിൽ നിന്ന് അപശബ്ദമേ ഉണ്ടായിക്കൊണ്ടിരിക്കും, തെറ്റ് ശീലിച്ചു പോയി കഴിഞ്ഞു പിന്നെ അവർക്ക് തിരുത്താൻ പറ്റില്ല. അതുപോലെ തന്നെ അദ്വൈതം തെറ്റായ രീതിയിൽ ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരുത്താൻ പറ്റത്തില്ല. നേരെ പറഞ്ഞല്ലോ, അത് അസ്ഥിയിൽ പിടിച്ചു, പിന്നെ അത് മാറ്റാൻ കഴിയത്തില്ല. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, അസ്മദിയാസക്കേജ് ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ഉണ്ട്. അത് പറയുന്നവരുടെ കുഴപ്പമാകാം, കേൾക്കുന്നവരുടെ കുഴപ്പമാകാം, രണ്ട് സംഭവിക്കാം. പറയുന്നു, തേഷാം സർവേഷാം, ഇങ്ങനെയുള്ള എല്ലാവർക്കും ഇതുവരെ നിങ്ങൾ എന്തൊക്കെയാണോ തെറ്റായി ധരിച്ചിരുന്നത് എല്ലാവർക്കും വേണ്ടി പരമാത്മീകത്വ സമ്യക് ദർശന പ്രതിപക്ഷ ഭൂതാനാം പ്രതിബോധായ ഇതം ശാരീരകം ആരബ്ധം. ഈ ശാരീരക ശാസ്ത്രം എന്ന് പറയുന്നു, അഥാദോ ബ്രഹ്മജിജ്ഞാസ എന്ന് തുടങ്ങുന്ന ഈ ശാസ്ത്രം ഇങ്ങനെയുള്ള എല്ലാ തെറ്റിദ്ധാരണകളെയും മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നാണ്. സമ്യക് ദർശന പ്രതിപക്ഷ ഭൂതാനാം, സമ്യക് ദർശനത്തിന് വിരോധിയായിരിക്കുന്ന ഇതിനെ പ്രതിബോധായ, അതിൻ്റെ തെറ്റുകൾ തിരുത്തി ശരിയായി ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ശാസ്ത്രം വ്യാസ ഭഗവാൻ തുടങ്ങിയത്. അപ്പം ഇതിലൂടെ ഇതിനു വേണ്ടിയിട്ടാണ് പല പല ശ്രുതിവാക്യങ്ങളെടുത്ത് അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് പലതരത്തിൽ ചിന്തിച്ച് അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടെത്തിക്കുന്നു. ഇവിടെ അതാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ താല്പര്യത്തെ പറയുന്നു, പറഞ്ഞല്ലോ, ഇത് കേട്ടിട്ടും അസ്മദീയാൻ, ഞങ്ങളുടെ ആൾക്കാർ തന്നെ ഉപനിഷത്തിന് പ്രമാണമായി സ്വീകരിക്കുന്നവർ, ശാസ്ത്രത്തെ ശ്രവണം ചെയ്യുന്നവർ, അവർക്ക് തന്നെ വിപരീത ബുദ്ധി വരുന്നു. അതുകൊണ്ടിത് പല പല രീതിയിൽ പല പ്രക്രിയകളിലൂടെ വ്യക്തമാക്കുന്നു, പല ചിന്താരീതികളിലൂടെ. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ഏകൈവ പരമേശ്വരഃ കൂടസ്ഥ നിത്യോ വിജ്ഞാനധാതുഃ അവിദ്യയ മായയാ മായാവിവത് അനേകഥ വിഭാവ്യതേ അന്യഹ വിജ്ഞാനധാതുര അസ്ഥീതി. സിദ്ധം എന്നാണ് വിജ്ഞാനധാതു അന്യോ ന അസ്ഥി. വിജ്ഞാനധാതുവിൽ നിന്ന്, വിജ്ഞാനസ്വരൂപത്തിൽ നിന്ന് അന്യമായി ഒന്നും തന്നെ ഇല്ല. ആ വിജ്ഞാനസ്വരൂപത്തിൽ നിന്ന് അന്യമായി ജീവനുമില്ല, പരമാത്മാവുമില്ല. അല്ലെങ്കിൽ അത് രണ്ടും അത് തന്നെയാണ്. ആ ജീവനും പരനും ആയിരിക്കുന്ന ആ വിജ്ഞാനധാതു തന്നെയാണ്. എന്നാ പ്രശ്നം എന്തുന്നത്? പിന്നെ ഇതെല്ലാം അതിന് പറയുന്നു എന്താണ്? മായയാ മായാവിപത്. അവിജ്ഞാനധാതു തന്നെ മായാജാലം കൊണ്ട് മായാവിയെ പോലെ, മായാവി എന്ന ഇന്ദ്രജാലക്കാർ, അനേകഥ വിഭാവ്യത പല രൂപത്തിൽ പ്രകടമാകുന്നു. എന്തുകൊണ്ട് അവിദ്യയ പറഞ്ഞു? ഇവിടെ മായ കൊണ്ട് മായാവിയെപ്പോലെ, അതിന് ഭാഷകാരൻ പലയിടത്തും ദൃഷ്ടാന്തം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? മായാജാലക്കാരൻ, ഇന്ദ്രജാലക്കാരൻ ഭൂമിയിൽ നിൽക്കുന്നു, അവൻ ഇന്ദ്രജാലം കാണിക്കുന്നു, പെട്ടെന്ന് അവിടെ ഒരാൾ പ്രത്യക്ഷമാകുന്നു, ഒരു ആകാശത്ത് നിന്നൊരു സാധനം ഇറങ്ങി വരുന്നു, ഒരു നൂല് വരുന്നു, അവൻ ആ നൂല് കൂടി മേളി പോകുന്നു, അവിടെ യുദ്ധം നടക്കുന്നു, ഒരുപാട് ശവശരീരങ്ങളൊക്കെ താഴെ വീഴുന്നു. മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ദ്രജാലക്കാരൻ ഒരാൾ തന്നെ അവിടെ പലതായിത്തീരുന്നു, പക്ഷെ ഇന്ദ്രജാലക്കാരൻ മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ദ്രജാലക്കാരൻ്റെ മായയുടെ പ്രത്യേകത എന്താണ്? ഐന്ദ്രജാലികൻ, അയാൾ അറിയുന്നുണ്ട് ഈ ഇത് വെറും മായയാണ്, ഇത് പരമാർത്ഥമല്ല. അവിടെ മേലോട്ട് കയറിപ്പോയവനും യുദ്ധം ചെയ്യുന്നവനും അയാളോട് യുദ്ധം ചെയ്യുന്ന ആൾക്കാരും താഴെ പതിക്കുന്ന ശരീര അവയവങ്ങളും ഈ നാനാത്വമെല്ലാം മായയാണ്. ഐന്ദ്രജാലികൻ എന്താണ്? മായയിൽ നിന്നും മുക്തനാണ്. അയാൾക്ക് ഇതിൽ സത്യത്വ ബുദ്ധിയില്ല. അയാളുടെ കയ്യിലിരിക്കുന്ന എന്തോ ഒരു വിദ്യ, പക്ഷേ മായയെ കണ്ടുകൊണ്ടിരിക്കുന്നവരോ, ഇന്ദ്രജാലത്തെ കണ്ടുകൊണ്ടിരിക്കുന്നവർ അതിൻ്റെ ആ സ്വാഭാവികത കാണുമ്പോൾ പെട്ടെന്ന് ഇതെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ചു പോകും. ഇന്ദ്രജാലത്തിൻ്റെ രഹസ്യം അറിയാവുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്തവർ ആ കാണുന്ന സമയത്തേക്ക് അത് സത്യമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരേ മായ തന്നെ രണ്ടിടത്ത് രണ്ട് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇന്ദ്രജാലക്കാരന് ആ മായ മോഹിപ്പിക്കുന്നില്ല, കാരണം അത് അയാളുടെ സ്വന്തമാണ്, അയാൾ പ്രയോഗിക്കുന്നതാണ്, അയാൾക്ക് അതിൻ്റെ രഹസ്യം അറിയാം. പക്ഷെ കാഴ്ചക്കാരനെ അത് മോഹിപ്പിക്കുന്നു. അവൻ മോഹിച്ചു പോകുന്നു, ഇതൊക്കെ സത്യമാണെന്ന്, പരമാർത്ഥമല്ലാത്തതിന് പരമാർത്ഥമാണെന്ന് അവൻ മോഹിക്കുന്നു. അതാണ് തദ ഐക്ഷത ബഹുസ്യം പ്രജായേയ. അവിടെ പറഞ്ഞു ആദ്യം അതിൽ സങ്കല്പമുണ്ടായി താൻ പലതായി തീരട്ടെ. അവിടെ സങ്കല്പം എന്ന് പറയുന്നത് എന്താണ്? സത്യസങ്കല്പം. എന്ത് സങ്കല്പിക്കുന്നു അത് സംഭവിക്കുന്നു. അത് ഇന്ദ്രജാലക്കാരൻ്റെ സ്വന്തം കൈവശമുള്ള മായ പോലെയാണ് ആ സങ്കല്പം. അത് ഇന്ദ്രജാലക്കാരനറിയാം അതിൻ്റെ രഹസ്യം. അതുകൊണ്ട് ആ സങ്കല്പം, ആ സങ്കല്പ കാര്യങ്ങളിലൊന്നും അയാൾ മോഹിക്കുന്നില്ല, അയാൾ സ്വതന്ത്രനായി തന്നെ ഇരിക്കുന്നു. അതാണ് സത്തിൽ ആദ്യം ഈക്ഷണം സംഭവിച്ചു എന്ന് പറയുന്നു. പിന്നെ പറയുന്ന എന്താണ്? തസ്സൃഷ്ട്വാ തദൈവ അനുപ്രാവശ്യത്. അങ്ങനെ സൃഷ്ടിച്ചിട്ട് അതിൽ അനുപ്രവേശം ചെയ്തു സൃഷ്ടികർത്താവ് തന്നെ. സൃഷ്ടികർത്താവ് തന്റെ സങ്കല്പം കൊണ്ട് സർവത്തെയും സൃഷ്ടിച്ചു. സൃഷ്ടികളിലെല്ലാം അത് അനുപ്രവേശം ചെയ്യുന്നു പറയുമ്പോൾ എന്ത് ചെയ്തു? സൃഷ്ടികളിലോട് താതാത്മ്യപ്പെട്ടു. സൃഷ്ടിയിൽ പല പരിണാമങ്ങളും സംഭവിച്ചു. അവരെ സങ്കല്പിക്കുക മാത്രമല്ല, സംഖ്യന്മാർ പറയുന്ന പോലെ സൃഷ്ടി തന്നെ പരിണമിച്ച് പലതായി മാറി. അതിനെല്ലാം ആധാരമായിട്ടൊരു സങ്കല്പമുണ്ട്. നാനാരൂപങ്ങളെ പ്രാപിച്ച് അത് സൂക്ഷ്മ തന്മാത്രകളായി, പിന്നെ അത് സ്ഥൂലങ്ങളായി, നാനാരൂപങ്ങളായി, അന്നമായി, അന്നരസമായി, അന്നരസത്തിൽ നിന്നത് ശുക്ലശോണിതങ്ങളായി, അതുകൊണ്ട് ശരീരമായി. ഇതെല്ലാം ആ പരിണാമത്തിന്റെ ഭാഗമായി പ്രകൃതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ ശരീരം വന്നു, അവിടെ തന്നെ എന്ത് ചെയ്തു? സൂക്ഷ്മമായ ഭാഗങ്ങളിലൂടെ ആ ബുദ്ധി പ്രകടമായി, ശരീരത്തിലേക്ക് താതാത്മ്യം വന്നു. അപ്പോൾ അനുപ്രവേശം സംഭവിച്ചു. ഇതുവരെ എത്തിച്ചെന്താണ്? സൃഷ്ടിക്കുള്ള സങ്കല്പം. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ ഭാഷ്യകാരം പറയുന്നതാണ് അവിദ്യയോ, ഇതെല്ലാം അവിദ്യ കൊണ്ട് സംഭവിച്ചത്. അതാണ് ഉദാഹരണം പറഞ്ഞ എന്താണ്? മായാവിയുടെ മായാജാലം പോലെ. അപ്പോൾ അതിന് രണ്ടംശമുണ്ട്. ഒന്നെന്താണ്? ആ സൃഷ്ടിയുടെ സങ്കല്പം ഒരിടത്ത് സംഭവിച്ചു. പരമാത്മാവ് മായാവിയിൽ മായാജാലം സംഭവിച്ചതുപോലെ അങ്ങനെ സംഭവിക്കുമ്പോഴും ആ സങ്കല്പകർത്താവ് ആ മായയിൽപ്പെടാതെ മാറി തന്നെ നിൽക്കുന്നു. ഇതിൻ്റെ രഹസ്യമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതുപോലെ പരമാത്മാവ് എന്ത് ചെയ്തു? സങ്കല്പത്തിലൂടെ സർവവും സൃഷ്ടിച്ചിട്ടും മാറിയിരിക്കുന്നു. അതിനപ്പുറം എന്താണ്? പരമാത്മശക്തി ആ സങ്കല്പത്തെ പറയും. അതിനെ തന്നെ പറയും എന്താണ്? അത് മായാശക്തി എന്ന് പറയും. ഇവിടെ അങ്ങനെ വേർതിരിച്ച് കാണിക്കുന്നില്ല. ഇവിടെ അവിദ്യ മായ എന്ന് ഒരേ രീതിയിൽ പറഞ്ഞിരിക്കുന്നു. കാരണം ഇതൊന്ന് തന്നെയാണോ? പക്ഷേ കാഴ്ചക്കാരനെന്ത് സംഭവിക്കുന്നു? കാഴ്ചക്കാരനെ അത് ബന്ധിക്കുന്നു. ശരീരാഭിമാനം അതവനെ കീഴ്പ്പെടുത്തുന്നു. ഇന്ദ്രജാലനക്കാരൻ പോലെ അവൻ ഇതിൽ നിന്ന് സ്വതന്ത്രനാകാൻ പറ്റുന്നില്ല. അവനെ സംബന്ധിച്ച് പറയുമ്പോൾ എന്ത് പറയും? അത് അവിദ്യയാണ് എന്ന് പറയും. എന്തുകൊണ്ട്? അവനിതിൻ്റെ സത്യത്തെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവൻ അതിന് അധീനനായിപ്പോയി. അവന് പരമാർത്ഥമല്ലാത്തതിൽ പരമാർത്ഥ ബുദ്ധി വന്നു. അവൻ ഇന്ദ്രജാലത്തിൻ്റെ കാഴ്ചക്കാരൻ്റെ സ്ഥാനത്താണ്. അങ്ങനെ മായ അവിദ്യ എന്ന് വ്യത്യസ്തമായ അർത്ഥത്തിൽ പ്രയോഗിക്കും. ഇവിടെ ഭാഷകാരൻ അങ്ങനെ വ്യത്യസ്തമായ അർത്ഥത്തിലല്ല പ്രയോഗിച്ചിരിക്കുന്നു. അവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം എന്താണോ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഏകൈവ പരമേശ്വര കൂടസ്ഥ നിത്യ വിജ്ഞാന ധാതു അവിദ്യയാ. ആ പരമേശ്വരൻ അവിദ്യ കൊണ്ട് സൃഷ്ടിക്കുകയും പിന്നെ അവിദ്യ കൊണ്ട് അനുപ്രവേശം ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അവിദ്യ രണ്ടിടത്തും ഒരുപോലെയല്ല പ്രവർത്തിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ആശയക്കുഴപ്പം വരും. സൃഷ്ടി എന്ന് പറയുന്ന എന്താണ്? അത് സങ്കല്പമാണ്. അവിടുത്തെ അവിദ്യ എന്ന് പറയുന്നതിനെ നമ്മൾ ഈ അനുപ്രവേശത്തിൽ വന്ന അവിദ്യയിൽ നിന്ന് വ്യത്യസ്തമായി മനസ്സിലാക്കണമെങ്കിൽ അതിന് വേറൊരു പേര് കൊടുത്താൽ, അതായത് മായ. പക്ഷേ ചിലടത്ത് പറയും എന്താണ്? തന്നെ തനിക്ക് ഈ വ്യാമോഹത്തെ ഉണ്ടാക്കുന്നത് മായയാണെന്ന് പറയും. എന്ന് പറയുമ്പോൾ അവിടെ അവിദ്യ എന്നുള്ള അർത്ഥത്തിലാണ് മായ പ്രയോഗിക്കുന്നത്. ഈ ശബ്ദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി പ്രയോഗിക്കും. അതുകൊണ്ട് ആശയക്കുഴപ്പം വരരുത്. അവിദ്യയ്ക്ക് മായാശബ്ദം പ്രയോഗിക്കും, മായയ്ക്ക് അവിദ്യാശബ്ദവും പ്രയോഗിക്കും. ഇതിനെ സംബന്ധിച്ച് തന്നെ അദ്വൈത പ്രക്രിയകളിൽ ഭയങ്കര വഴക്കും മക്കാണും എല്ലാം ഉണ്ട്. അവിദ്യയുമായി ഒന്നാണോ അതോ രണ്ടാണോ അതിൻ്റെ കാര്യമൊന്നുമില്ല. സ്പഷ്ടമാണ്. എന്താണ് ഈശ്വരൻ സങ്കല്പിച്ചു? തദൈക്ഷത. ആ സങ്കല്പത്തിൽ പ്രപഞ്ചം ഇങ്ങനെ പ്രകടമായി. ഇനി അതിൽ ഈ ശരീരം ഉൾപ്പെടെയുള്ള സർവപ്രപഞ്ചവും പ്രകടമായി. ജീവൻ അതിൽ അനുപ്രവേശം ചെയ്തു എന്ന് വെച്ചാൽ ജീവൻ അതിൽ താതാന്മ്യപ്പെട്ടു. എന്നിട്ട് ജീവൻ ഇവിടെ ഇരുന്ന് സങ്കല്പിക്കുന്നു, ഒന്നും സംഭവിക്കുന്നില്ല. അവന് സങ്കല്പശക്തിയില്ല. എന്തുകൊണ്ട്? അവൻ അസർവജ്ഞനാണ്, അശക്തനാണ്. അവൻ സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഇനി പ്രപഞ്ചമൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് അവന്റെ സങ്കല്പത്തെ എന്തു പറയും? അവിദ്യ എന്ന് നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാം. ഇവിടെ മായ എന്ന് പറഞ്ഞാലും സാങ്കേതികമായി തെറ്റില്ല, പക്ഷെ വേർതിരിച്ചറിയണമല്ലോ. എന്തുകൊണ്ട്? താൻ സങ്കല്പിക്കുമ്പോൾ പ്രപഞ്ചം ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ട്? താൻ ഈ ദേഹാഭിമാനത്തോടുകൂടിയിരിക്കുന്നു. അനുപ്രവേശം ചെയ്തു എന്ന് പറയുമ്പോൾ താനും എന്തായി? സൃഷ്ടിയിൽ അന്തർഭവിച്ചു കഴിഞ്ഞു. താനും ഒരു കാര്യമാണ്. തനിക്ക് സൃഷ്ടി കർത്താവായിരിക്കാൻ പറ്റുന്നില്ല. തനിക്ക് സൃഷ്ടിക്കാം, പക്ഷെ തന്റെ സൃഷ്ടിക്ക് പരിമിതികളുണ്ട്. പ്രപഞ്ച സൃഷ്ടിയും മറ്റും സാധ്യമല്ല. തന്റെ ശക്തിക്ക് ഉത്കർഷം അപകർഷം ഉണ്ട്. താൻ ഈ ദേഹാഭിമാനത്തോടുകൂടി ഇവിടെ വന്നിട്ട് ഉപാസനകളോ മറ്റെന്തെങ്കിലും അഭ്യാസങ്ങളോ ഒക്കെ ചെയ്ത് വിശേഷമായ ശക്തികളെയൊക്കെ ആർജിച്ചെടുത്താൽ പോലും, അണിമാതി ഐശ്വര്യങ്ങളെ പ്രാപിച്ചാൽ പോലും, ഈശ്വരന്റെ സങ്കല്പശക്തി തനിക്കുണ്ടാകത്തില്ല. ചില കാര്യങ്ങളൊക്കെ തനിക്ക് സങ്കല്പിച്ച് ചെയ്യാൻ പറ്റിയെന്നിരിക്കും. അതാണ് ഉത്കർഷാപകർഷം ജീവന്മാരിൽ വരുന്നത്. ചിലർ ആജന്മസിദ്ധന്മാരായിരിക്കുന്നു, ചിലർ സിദ്ധന്മാരായി സിദ്ധലോകത്തിരിക്കുന്നു, ദേവന്മാരായി യക്ഷന്മാരായി കിന്നരന്മാരായി ഗന്ധർവന്മാരായി പലതരത്തിൽ ജീവന്മാർ, ജീവലോകം പലത് എന്നൊക്കെ പറയുന്നു പുരാണങ്ങളിലും മറ്റും. പക്ഷെ എല്ലായിടത്തും എന്ന് വരുന്നു, തന്റെ സങ്കല്പശക്തിക്ക് പരിമിതി വരുന്നു. യോഗ സിദ്ധിയുള്ള ഒരാളിന് തന്റെ സങ്കല്പം കൊണ്ട് തന്നെ വിശപ്പും ദാഹവും മാറ്റാൻ പറ്റും. വർഷങ്ങളോളം അന്നപാനാദികൾ കൂടാതെ ഇരിക്കാൻ പറ്റും എന്ന് വിചാരിച്ച് താൻ സങ്കല്പിച്ചാൽ നടക്കും. എല്ലാവരും അങ്ങനെ സങ്കല്പിക്കാൻ തുടങ്ങിയാൽ ഇത് മാറുമോ? മാറത്തില്ല. തനിക്ക് സങ്കല്പ സിദ്ധിയില്ലാത്തതുകൊണ്ട് എന്ത് വരുന്നു? തനിക്ക് 3 പ്രാവശ്യം 4 പ്രാവശ്യം തിന്നിയും കുടിക്കുകയും വേണം. എന്താ ആ സങ്കല്പശക്തി? യോഗിയുടെ സങ്കല്പശക്തി തനിക്കില്ല. ഉണ്ടെങ്കിൽ പിന്നെ ഈ പണിക്കേ പോകത്തില്ല. തന്റെ അധ്വാനം മുഴുവൻ ഇതിനു വേണ്ടിയിട്ടാണല്ലോ. പക്ഷെ അങ്ങനെ ഒരു സിദ്ധിവിശേഷം ഉണ്ടായാൽ പിന്നെ ഇതിനുവേണ്ടി പണിയെടുക്കേണ്ട കാര്യമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് എന്താണ്? ഇതിനുവേണ്ടി പണിയെടുത്തേ മതിയാവും. കാരണം സങ്കല്പസിദ്ധിയില്ല. അത് സങ്കല്പത്തിന്റെ ഉത്കർഷ അപകർഷത്തെ കാണിക്കാൻ വേണ്ടി പറഞ്ഞാണ്, ഉയർച്ചയും താഴ്ചയും. അപ്പൊ ഇവിടെ ഈ ജീവന്റെ ഈ സങ്കല്പങ്ങളെ അവിദ്യ എന്ന് പറയും. അതിന് പരിമിതി നമുക്ക് സ്വയം ബോധ്യമാകുന്നതാണ്. ഈശ്വരന്റെ സങ്കല്പമോ അതിന് മായ എന്നും പറഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇത് രണ്ട് രണ്ടായിട്ടല്ല. എന്തുകൊണ്ട് പറയുന്നു? ഏകമായ വിജ്ഞാനധാതുവിൽ പ്രകടമാകുന്ന ഒന്നാണ്, ഒരു ശക്തിയാണത്, രണ്ടല്ല. പക്ഷേ അനുപ്രവേശം ചെയ്ത് ജീവഭാവത്തിലേക്ക് വരുമ്പോൾ അവിദ്യ. ഈശ്വരഭാവത്തിലിരിക്കുമ്പോൾ അതിന് മായ എന്ന് പറയും. അതുകൊണ്ട് ഇതിൽ തർക്കിക്കേണ്ട കാര്യമില്ല. രണ്ടും ഒന്നാണോ രണ്ടാണോ കാര്യം മനസ്സിലാക്കാതെ തർക്കിക്കുന്നതാണ്. രണ്ട് രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ സാധാരണ പറയും ഈ സൃഷ്ടി എല്ലാം ഇത് എങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നു. ചിലത് പറയും എന്താണ് സ്വപ്നം പോലെ, അത് പറയും. സ്വപ്നത്തിൽ എങ്ങനെയാണോ അവിടെ തത്രായം പുരുഷ സ്വയം ജ്യോതി, നമ്മളെപ്പോഴും പറയുന്ന കാര്യം, ആ സ്വയം ജ്യോതിസായിരിക്കുന്ന ആ പുരുഷനിൽ മായ കൊണ്ട്, ചിലടത്ത് പറയും മായ കൊണ്ട്, ചിലടത്ത് പറയും അവിദ്യ കൊണ്ട് സർവം അവിടെ പ്രകടമാകുന്നത്, അതിനെ പറയും. അതുപോലെ ഈ ജാഗ്രതെല്ലാം പ്രകടമായിരിക്കുന്നു എന്ന് പറയും. എന്ന് പറയുമ്പോൾ സ്വപ്നത്തിൽ ഏകമായിരിക്കുന്ന ആ ചിദ്ധാതുവിൽ പ്രകടമായതുപോലെ അതേ ചിദ്ധാതു ഏകമായിരിക്കുന്ന ആ ചിത്തിൽ ഇതെല്ലാം പ്രകടമായിരിക്കുന്നു എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയാണ്. പക്ഷെ അവിടെ തിരിച്ച് ധരിച്ചു കളയരുത്. എന്താണ്, ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വന്ന് കണ്ണും തിരുമ്പി എഴുന്നേറ്റ് വന്നിട്ട് ഇവിടെ ഇരുന്നും കൊണ്ട് എല്ലാം സങ്കല്പിച്ച് സൃഷ്ടിച്ചു കളഞ്ഞു എന്നൊന്നും പറയുന്നു. അച്ഛനോടും അമ്മയോടൊന്നും പറയുന്നത് ഞാൻ നിങ്ങളെ സങ്കല്പം കൊണ്ട് സൃഷ്ടിച്ചതാണ്. എന്നൊന്നും പറഞ്ഞു കളയരുത്. സ്വപ്നത്തിൽ അത് തന്നെയാണ് സംഭവിക്കുന്ന. ഏകമായ ചിദ്ധാതുവിൽ, വിജ്ഞാനധാതുവിൽ എല്ലാ സങ്കല്പരൂപത്തിൽ പ്രകടമാകുന്നു. അത് താനിവിടെ ഉണർന്നു വന്നിട്ട് സങ്കല്പിച്ചൊന്നും ഇവിടെ ഉണ്ടാക്കിയില്ല. ഇവിടെ താൻ ഉണർന്നു വന്നിട്ട് സങ്കല്പിച്ച് ചില വേണ്ടാധീനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ചുരുക്കം ചില കാര്യങ്ങൾ. അതൊഴിവാക്കിയാൽ ബാക്കിയെല്ലാം എന്താ സംഭവിച്ചിരിക്കുന്നത്? അനുപ്രവേശം കൊണ്ട് സംഭവിച്ചാണെന്ന് വെച്ചാൽ ഈ ശരീര താതാത്മ്യം കൊണ്ട് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ തനിക്ക് അങ്ങനെയുള്ള സങ്കല്പശക്തിയൊന്നുമില്ല. പക്ഷെ സംഭവിച്ചു എന്ന് പറയുന്നത് ശരിയാണ്. ഏകമായ ആ ചിദ്ധാതുവിൽ മായാശക്തി കൊണ്ട് ഇതെല്ലാം പ്രകടമായി. സ്വപ്നം പോലെ എന്ന് പറയുന്നതിൽ തത്വമൊന്നുമില്ല. പക്ഷെ അവിടെ ഈ ശരീരാഭിമാനിയായിരിക്കുന്ന ഞാൻ എന്റെ സങ്കല്പത്തിന് ഉദ്ദേശിച്ചല്ല പറഞ്ഞിരിക്കുന്നു. ഞാനും എന്റെ സങ്കല്പം എന്ന് പറയുന്നത് വളരെ പരിമിതമായ തുച്ഛമായ ഒന്നാണ്. ഇതിന് പറയുന്ന എന്താണ്? ജൈവം. ഭാഷകാരൻ നേരത്തെ പറഞ്ഞ പിന്നെ എല്ലാം സങ്കല്പമാണെന്ന് പറയുന്നതോ അത് ഇവിടെ ഈ ജാഗ്രതത്തിൽ ഈ ജീവഭാവത്തിലിരിക്കുന്നത് സ്വപ്നത്തിൽ സ്വയം ജ്യോതിസായിരുന്ന ആ പുരുഷൻ അത് തന്നെയാണോ അത് കാണിക്കാൻ വേണ്ടി പറയും. അത്രായം പുരുഷ സ്വയം ജ്യോതി എന്ന് പറയുന്നത് അവിടെയും ഇവിടെയും ഒന്ന് തന്നെ, ഒരു ഇത് തന്നെ. പക്ഷെ ഇവിടെ മറ്റൊന്ന് സംഭവിച്ചു, അനുപ്രവേശം എന്ന് പറയും. എന്നുവെച്ചാൽ ഈ താതാന്യം സംഭവിച്ചു. അപ്പൊ ഈ ഞാൻ, ഈ ഞാനെന്ന് പറയുന്നത് തന്നെ വരുന്നേ ഇപ്പോ ഈ ശരീര താതാത്മ്യം വരുമ്പോഴാണ് ഞാനെന്നുള്ളത് വരുന്നത്, അല്ലാതെ ഞാനെന്ന് പ്രകടമാകത്തില്ല. അത് അനുപ്രവേശത്തിന്റെ അടയാളമാണ് അങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ ഒരു താതാത്മ്യം വരണമെങ്കിൽ ഒന്ന് വേണ്ടേ? പറയുന്നു ചിത്തും ജഡവും തമ്മിൽ താതാത്മ്യം സംഭവിക്കുന്നുവെങ്കിൽ ജഡം അവിടെ വേണ്ടേ? അതെങ്ങനെയുണ്ടായി ആ ജഡം? താൻ സങ്കല്പിച്ച് ഉണ്ടാക്കിയിട്ട് അതിൽ താതാത്മ്യപ്പെടുന്നതാണല്ലോ. പറയാൻ എന്താണ്? താനെന്ന് പറയുന്നത് ആ കേവലമായ ചിദ്ധാതുവാണ് എങ്കിൽ അതിന്റെ സങ്കല്പം കൊണ്ട് ഇതെല്ലാം ഉണ്ടായി, അതിൽ പിന്നീട് താൻ താതാത്മ്യപ്പെടുന്നു. അതിന് കാരണം പറയും എന്താണ്? ആ അവിദ്യ കൊണ്ട്. എന്താ അവിദ്യ? താൻ സ്വയം അച്ഛിദ്ധാതുവാണെന്നുള്ള ബോധമില്ലാത്തതുകൊണ്ട്. താൻ ഈ ജാഗ്രതത്തിലേക്ക് വന്നപ്പോ തനിക്ക് ആ ബോധമുണ്ടായിരുന്നില്ല. ഇനി ബോധമുണ്ടെങ്കിലോ താൻ ഇവിടെ ഇരുന്നിട്ട് സുഹൃത്തിയിലേക്ക് പോയി, ബോധത്തോടു കൂടി തന്നെ പോയി തിരിച്ച് ജാഗ്രതത്തിലേക്ക് വരുന്നു അഹംബുദ്ധി വരുന്നു ശരീരത്തിൽ. ബോധത്തോടു കൂടിയാണ് പോയതെങ്കിൽ തിരിച്ചു വരുമ്പോൾ അറിയുന്നു ഈ താതാമ്യം പരമാർത്ഥമല്ല ആണ് മുമ്പ് പറഞ്ഞത്. ഇങ്ങനെ സംഭവിക്കുന്നു, പക്ഷേ ഇത് സത്യമല്ല. സത്യം എന്താണ്? ഏകമായിരിക്കുന്ന ഇവിടെ പറയുന്ന വിജ്ഞാന ധാതുവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതല്ല. ആ തത്വത്തിൽ ഭേദം വരുന്നില്ല, മറിച്ച് ഭേദമുണ്ട് താനും. എന്താണ്? തനിക്ക് സത്യസങ്കല്പമില്ല. താൻ എത്രയൊക്കെ സിദ്ധികളെ നേടിയാലും ആ സത്യസങ്കല്പം തന്നിൽ വരുന്നില്ല. തനിക്ക് സത്യകാമനും സത്യസങ്കല്പനും ഒന്നും ആകാൻ തനിക്ക് കഴിയുന്നില്ല. അപ്പം അത് ഈശ്വരൻ ഇവിടെ അങ്ങനെയല്ല. താൻ വ്യർത്ഥമായ സങ്കല്പങ്ങളോട് കൂടിയവനായിരിക്കുന്നു, അവിദ്യാവാനായിരിക്കുന്നു, പരമാർത്ഥത്തെ അറിയാതിരിക്കുന്നു. അതുകൊണ്ട് ഒരേ സമയം ഈ ഭേദത്തെ, കൽപ്പിതമായ ഈ ഭേദത്തെ അംഗീകരിക്കുകയും അതേസമയം പരമാർത്ഥത്തെ ബോധിക്കുകയും ചെയ്യുന്നു. പരമാർത്ഥത്തെ ബോധിച്ചുകൊണ്ട് കൽപ്പിതമായ ഭേദത്തെ അംഗീകരിക്കുന്നു. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇതിവിടെ പറഞ്ഞത് അവിദ്യയും മായയും എങ്ങനെ ഒന്നാകുന്നു, എങ്ങനെ രണ്ടാകുന്നു, ഇതിലൊരു വിവാദത്തിന്റെ കാര്യമൊന്നുമില്ല. അതിനു വേണ്ടിയിട്ടാണ് ഭാഷകാരൻ എന്ന് പറഞ്ഞ എന്താണ്, അവിദ്യ കൊണ്ട് വിജ്ഞാനധാതു ഇതിനെല്ലാം സൃഷ്ടിച്ചു, ഇതെല്ലാം സംഭവിച്ചു എന്ന് പറഞ്ഞു. അതിന് അവിദ്യാശബ്ദം ഉപയോഗിച്ചു. അത് മനസ്സിലാക്കി തരാൻ വേണ്ടി മായ എന്നുള്ള ശബ്ദം ഉപയോഗിച്ചു. മായ കൊണ്ട് മായാവിയെ പോലെ, അതിനകത്ത് രണ്ടും വരുന്നു. മായ എന്ന് പറയുന്നിടത്ത് മായ ദഷ്ടാവിൽ എങ്ങനെ അവിദ്യയായി നിൽക്കുന്നു, മായാവിയിൽ അവിദ്യയിൽ നിന്ന് ഭിന്നമായ ഒന്നായിട്ട് അങ്ങനെ നിൽക്കുന്നു. രണ്ടിൻ്റെയും രണ്ടിടത്ത് ഒരേ ഒരു ശക്തി തന്നെ. രണ്ട് സ്ഥലത്തും വരുന്ന അതിൻ്റെ സ്വഭാവ വ്യത്യാസത്തെ മനസ്സിലാക്കണം. ഈ അർത്ഥത്തിലാണ് ഭാഷകാരൻ എല്ലായിടത്തും പറയുന്നത്. അവിടെ തത്വം ഒന്നൊന്ന് ഗ്രഹിക്കുക എന്നുള്ളതല്ലാതെ താൻ സത്യസങ്കല്പനായ ഈശ്വരനാണെന്ന് ധരിക്കാനോ, സത്യസങ്കല്പനായിരിക്കുന്ന ഈശ്വരനാണ് ദേഹാഭിമാനിയായ ഞാനെന്ന് ധരിക്കാനോ പാടില്ല. അത് അദ്വൈതമല്ല, മറിച്ച് തത്വം ഒന്നാണെന്ന് ഗ്രഹിക്കുകയും വേണം. ആ തത്വം ഒന്നാണെന്ന് ഗ്രഹിക്കുന്നതിന് വളരെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് മായയെ അവിദ്യയെന്നും മായയെന്നും വേർതിരിക്കുക, അല്ലെങ്കിൽ അവിദ്യയെ മായയെന്നും അവിദ്യയെന്നും വേർതിരിക്കുക. ആ പേരിൽ കാര്യമൊന്നുമില്ല, ഇതും വ്യക്തമായി ധരിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് ഏകയോ പരമേശ്വര, പരമേശ്വരൻ ഏകനാണ് എന്ന് പറഞ്ഞാൽ, പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വേറെ സങ്കല്പം വരാതെന്ന് പറഞ്ഞു, കൂട്ടസ്ഥ നിത്യനാണ്, വിജ്ഞാനധാതുവാണ്, വിജ്ഞാനസ്വരൂപനാണ്. അതെന്ത് ചെയ്തു? അവിദ്യയാ, അവിദ്യ കൊണ്ട് ദൃഷ്ടാന്തം പറയുന്നു. മായ മായാവി ഇവ, മായ കൊണ്ട് മായാവി എന്നതുപോലെ ഇതിന് സ്വപ്ന ദൃഷ്ടാന്തത്തെ എടുത്ത് മനസ്സിലാക്കും. അനേകഥ വിഭാവ്യതയെ പല രൂപത്തിൽ പ്രകടമാകുന്നു, കാണപ്പെടുന്നു, വിവിധ ഭാവങ്ങളോടുകൂടി പ്രകടമാകുന്നു. ആർക്കാണ് ഇത് പ്രകടമാകുന്നത്? ഇത് ശ്രുതി ഈ ഒരു തത്വത്തെ ശ്രോതാവിനെ ബോധിപ്പിക്കുകയാണ്. ഇതാർക്ക് പ്രകടമാകുന്നു? ശ്രോതാവിന്. എങ്ങനെ? ഈശ്വരൻ, ജീവൻ, ഈശ്വരന്റെ വിഭൂതികൾ, ഇതിനാണല്ലോ അവിടെ വിഭൂതികളെ കുറിച്ച് വർണ്ണിച്ചത്. പിന്നെ ജീവന്റെ കൽപ്പനകൾ അതിലാണ് നാനാഭാവങ്ങളെ കാണിക്കാനാണ് വിഭാവ്യത എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ പരമാർത്ഥം പറയുന്നത് എന്താണ്? വിജ്ഞാനധാതു ന അന്യു അസ്തി. വിജ്ഞാനധാതുവിൽ നിന്ന് അന്യമായി ഒന്നും തന്നെ ഇല്ല. ഇതം പരമേശ്വരവാക്യ ജീവ ആശങ്ക പ്രതിഷേധത സൂത്രഹാര നാസംഭവാദിനൊന്നുമ്പുള്ള നാസംഭവം എന്ന് പറയുന്ന ആ സൂത്രത്തിന്റെ അവസാന ഭാഗമാണ് 18-ാമത്തെ സൂത്രം. അവിടെ ഭാഷ്യകാരനത് വിശദീകരിച്ചു. എന്താണ് ഇതര പരാമർശ സൈതി ചെയ്യുന്ന അസംഭവ? അവിടെ എന്താണ് ദഹര എന്ന് പറഞ്ഞിരിക്കുന്നത്? ശബ്ദം കൊണ്ട് ജീവനെ പരാമർശിക്കുന്നു എന്ന് പറഞ്ഞാൽ അതല്ല, കാരണം അതൊന്നും ജീവനിൽ യോജിക്കത്തില്ല. പരമാത്മാവിനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് പരമേശ്വരനെ കുറിച്ച് പറയുന്ന അവിടെ. ആ പറയുന്നത് ജീവനെ കുറിച്ചാണോ എന്ന് ശങ്കിച്ചിട്ട് സൂത്രകാരൻ അതിനെ നിഷേധിക്കുന്നു. ഇവിടെ ഭാഷകാരൻ പറയുന്ന ഒരു കാര്യം പ്രത്യേകം പറയുന്നത് ഈ പറയുന്നതെന്ന് എന്റെ അഭിപ്രായമല്ല, ഇതെല്ലാം സൂത്രകാരന്റെ അഭിപ്രായമാണ്. ഞാനത് മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ വിശദീകരിക്കുന്നു എന്നാണ്, സൂത്രകാരൻ പറയുന്നു എന്നാണ്. പക്ഷെ നമ്മളിതെല്ലാം മനസ്സിലാക്കുന്നത് സൂത്രം കേൾക്കുമ്പോൾ നമുക്കതിൻ്റെ അർത്ഥം പിടികിട്ടാത്തതുകൊണ്ട് നമ്മളിതെല്ലാം മനസ്സിലാക്കുന്നത് ഭാഷ്യകാരൻ്റെ അഭിപ്രായമായിട്ട്. വാസ്തവത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം വ്യാസഭഗവാനാണ്, ഭാഷ്യകാരനല്ല. ഭാഷ്യകാരൻ അക്കാര്യം പറയുന്നു. ഇതാണ് പലപ്പോഴും പറയുന്നത്, പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഭാഷ്യകാരൻ ഒരിടത്തും തൻ്റെ അഭിപ്രായമായിട്ടൊന്നും പറയത്തില്ല, എല്ലാ ശ്രുതിയുടെ അഭിപ്രായമായിട്ട്. സൂത്രകാരൻ എന്ന് പറയുന്നത് ശ്രുതിയുടെ താല്പര്യത്തെ പ്രകടമാക്കാൻ വേണ്ടി വ്യാസൻ സൂത്രകാരൻ സൂത്രങ്ങളെ രചിച്ചു. അവിടെ സൂത്രകാരൻ്റെ അഭിപ്രായം എന്ന് പറയുമ്പോഴും അത് ശ്രുതിയുടെ താല്പര്യം തന്നെ, അവിടെയും അതിൻ്റെ കർത്തൃത്വം സ്വയം ഏറ്റെടുക്കത്തില്ല. എന്തുകൊണ്ട്? അതിന് കാരണം എന്താണ്? ഭാഷ്യകാരൻ എന്ന് പറയുന്ന ഒരു തത്വജ്ഞാനിയാണ്. ഒരു തത്വജ്ഞാനി ഒരിക്കലും സ്വാനുഭവത്തെ ആശ്രയിച്ചല്ല, എന്നുവെച്ചാൽ പ്രമാണത്തെ ആശ്രയിക്കുന്ന പോലെ സ്വാനുഭവത്തെ ആശ്രയിക്കും. അതിനപ്പുറം ഇതെന്റെ അനുഭവമാണെന്ന് പറഞ്ഞ് വേറൊരാളിനെ തത്വത്തെ ബോധിപ്പിക്കത്തില്ല. ഇനി അനുഭവം എന്ന് പറയുന്നിടത്ത് അതാണ്, അത് തൻ്റെയും ശ്രോതാവിൻ്റെയും അനുഭവമായതിനെ എടുക്കത്തുള്ളൂ, അല്ല തനിക്ക് മാത്രം ഒരു അനുഭവമില്ല. യോഗിയെ സംബന്ധിച്ച് അങ്ങനെയല്ല, യോഗി എല്ലാം ഉപദേശിക്കുന്നത് എന്താണ്? അത് എൻ്റെ അനുഭവമാണ്, നിനക്ക് അനുഭവമില്ലേ, വേണ്ട, ഇനി നാളെ ഉണ്ടായിക്കോളൂ. അദ്വൈതി അനുഭവം എന്ന് പറയുമ്പോൾ അത് തൻ്റെയും ശ്രോതാവിൻ്റെയും അനുഭവമായി, എന്നുവെച്ചാൽ നിഗൂഢമായ അനുഭവങ്ങളെ ഒന്നും അദ്വൈതി ദൃഷ്ടാന്തമായി എടുത്തു കാണിക്കത്തില്ല. അവിടെ പറയുന്നത് എന്താണ്? സൂത്രകാരൻ പറയുന്നു, നാ സംഭവത്തി അതിനാ, അത് വിശദീകരിക്കുന്നു.